സ്മരിച്ചു. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 13 ശ്ലോകം 25. ധ്യാനേനാത്മനി പശ്യന്തി കേചിത് ആത്മാനമാത്മനാ അന്യേ സംഘേന യോഗേന കർമ്മയോഗേന ചാപരേ. ധ്യാനേന, ധ്യാനം നാമ ശബ്ദാദിഭ്യോ വിഷയേഭ്യോ ശ്രോത്രാദീനി കരണാനി മനസ്സി വസംഹൃത്യ മനശ്ച പ്രത്യേകിച്ച് ഇതിലെ ഏകാഗ്രതയായ ചിന്തനം തദ്ധ്യാനം. ധ്യായദീവ ബഗഹ, ധ്യായദീവ പൃഥിവി, ധ്യായന്ദീവ പർവ്വത ഇത്തി ഉപമ ഉപാദാന. തൈലധാരാവത് സന്തതോ അവിച്ഛിന്ന പ്രതിയോ ധ്യാനം തേന ധ്യാനേന ആത്മനി ബുദ്ധോ പശ്യന്തി ആത്മാനം പ്രത്യേകം ആത്മന. ധ്യാന സംസ്കൃതേന അന്ധകരണേന കേചിത് യോഗിനഃ. ഇവിടെ സാംഖ്യം യോഗം, ധ്യാനം, കർമ്മയോഗം, പലതരത്തിലുള്ള ഉപായങ്ങളെ കുറിച്ച് പറയുകയാണ്. അതിലാദ്യം പറയുന്നത് ധ്യാനം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ശബ്ദാദിഭ്യോ വിഷയേഭ്യ ശ്രോത്രാദീനി കരണാനി മനസ്സി സംഹൃത്യ. പിന്നെ മനസ്സിന് പ്രത്യേകാത്മാവിന് ഉറപ്പിക്കുക, അത് അന്തരംഗം ബഹിരംഗം രണ്ട് തരത്തിലുണ്ട്. അന്തരംഗം, അല്ല ഏറ്റവും അന്തരംഗമായിരിക്കുന്നത് മനസ്സിനെ പ്രത്യേകാത്മാവിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതിനോട് അതിൻ്റെ ബാഹ്യമായി വരുന്നതിനെയാണ് ബഹിരംഗങ്ങളെന്ന് പറയും. അതാണ് ബാഹ്യമായ ഇന്ദ്രിയ നിഗ്രഹം. ഇന്ദ്രിയങ്ങളെ ബാഹ്യമായ ഇന്ദ്രിയ നിഗ്രഹം, ബാഹ്യമായി ശബ്ദാദി വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുക, അല്ലെങ്കിൽ വിഷയ സാന്നിധ്യത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക, അത് ബാഹ്യമായ നിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം. അതിനാണ് ഗുഹയിലിരിക്കണം, നദീതീരത്തിലിരിക്കണം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ബാഹ്യമായ നിയന്ത്രണം. പക്ഷെ അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ തടയുക എന്നുള്ളത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. മനസ്സിൻ്റെ ശരിയായിട്ടുള്ള ഉപശമം അതുകൊണ്ട് സാധിക്കത്തില്ല. ധ്യാനത്തിൽ എന്താണ് സംഭവം? ഇവിടെ ആദ്യം ആവശ്യപ്പെടുന്ന എന്താണ്? ഇന്ദ്രിയങ്ങളുടെ ഉപസംഹരണം ഇവിടെ മനസ്സിൽ സംഭവിക്കുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഇന്ദ്രിയങ്ങളുടെ ഉപസംഹരണം മനസ്സിൽ സംഭവിക്കുന്ന എന്തുകൊണ്ട്? രണ്ടും ഒരു തത്വമായതുകൊണ്ട്. ഇന്ദ്രിയങ്ങളും മനസ്സും ഒരേ തത്വം തന്നെ, രണ്ടായിട്ട് പറയുന്നേ ഉള്ളൂ. പദാർത്ഥം അല്ലെങ്കിൽ വസ്തു ഒന്ന് തന്നെ, രണ്ട് തന്മാത്രകളാണ്. ഇവിടെ പറയുന്ന തന്മാത്രകളെന്നോ, ഇന്ദ്രിയങ്ങളും മനസ്സും തന്മാത്രകളാണ്. പിന്നെ എന്തുകൊണ്ട് വ്യത്യാസം വരുന്നു? അതിൻ്റെ ഗുണഭേദം കൊണ്ടും പ്രവൃത്തി ഭേദം കൊണ്ടും. ഇന്ദ്രിയങ്ങൾ ശബ്ദസ്പർശാദി വിഷയങ്ങളെ ബാഹ്യമായി ഗ്രഹിക്കുന്നു, ബാഹ്യ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. മനസ്സ് എന്ത് ചെയ്യുന്നു? അതിനെ സഹായിക്കുന്നു, ഇന്ദ്രിയങ്ങളെ സഹായിക്കുന്നു. ബാഹ്യ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിനും മനസ്സ് ഇന്ദ്രിയങ്ങളോടൊപ്പം പോയി അതിനെ സഹായിക്കുന്നു. ഗുണത്തിന്റെ വ്യത്യാസമുണ്ട്. ഇന്ദ്രിയങ്ങൾ പ്രധാനമായിട്ടും സാത്വിക രാജസ മിശ്രങ്ങളാണത്. ഇന്ദ്രിയങ്ങൾ. മനസ്സ് മുഖ്യമായിട്ട് സാത്വികമാണ്, സത്വപ്രധാനമാണ് മനസ്സ്. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ സത്വരജപ്രധാനമാണ്. സത്വരജപ്രധാനം എന്ന് പറയാൻ കാരണം ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രധാനമായിട്ടും സത്വപ്രധാനവും കർമ്മേന്ദ്രിയങ്ങൾ രജപ്രധാനവുമാണ്. ജ്ഞാനത്തിന് അത് ഉപകരിക്കുന്നുണ്ട് അതിനെ സത്വപ്രധാനമെന്നും, പ്രവൃത്തിക്ക് ഉപകരിക്കുന്നുണ്ട് അതിനെ രജപ്രധാനമെന്നും പറയുന്നു. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ പൊതുവെ സത്വരജ മിശ്രമാണ്, അല്ലെങ്കിൽ സത്വരജപ്രധാനമാണ്. മനസ്സങ്ങനെ അത് സത്വപ്രധാനമാണ്, അല്ലെങ്കിൽ അതിന് സാത്വിക പരിണാമം എന്ന് പറയുന്നു. മനസ്സിന് ഇന്ദ്രിയങ്ങളെ സത്വരജ പരിണാമങ്ങൾ എന്ന് പറയുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതിൽ തന്നെ. ഇന്ദ്രിയങ്ങൾക്കില്ലാത്ത പ്രത്യേകത മനസ്സിനുണ്ട്. എന്താണോ മനസ്സിന് വ്യാപകത്വമുണ്ട്. എന്തുകൊണ്ടാണ്? അത് ഗുണങ്ങളുടെ സമഷ്ടിഭാഗത്തിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്, സമഷ്ടി അംശത്തിൽ നിന്നാണ് അത് രൂപം കൊള്ളുന്നത്. സോ ഇന്ദ്രിയങ്ങൾ അങ്ങനെയല്ല, ഗുണങ്ങളുടെ വിഷ്ടി അംശത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ എന്റെ പരിച്ഛിന്നമായ പരിമിതമായ അംശത്തിൽ നിന്നാണ് ഇന്ദ്രിയങ്ങൾ രൂപം കൊള്ളുന്നത്. മനസ്സങ്ങനെയല്ല, അതിന്റെ അപരിച്ഛിന്നമായ സമഷ്ടി ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ടാണ് മനസ്സിന് പോകാൻ കഴിയുന്നിടത്തൊന്ന് ഇന്ദ്രിയങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല. ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് മനസ്സ് വ്യാപകവുമാണ്, സൂക്ഷ്മവുമാണ്. മനസ്സ് വ്യാപകമായതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളെ അതിൽ ഉപസംഹരിപ്പിക്കാൻ കഴിയും. വ്യാപകമായിരിക്കുന്ന മനസ്സിന് ഇന്ദ്രിയങ്ങളെ, അതായത് അവ്യാപകങ്ങളായിരിക്കുന്ന പരിച്ഛിന്നങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അതിൽ അന്തർഭവിപ്പിക്കാൻ കഴിയും. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, അന്തർഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിനും മറ്റൊന്ന് കലരുക. അതുപോലെ ഇവിടെ എന്റെ കലർപ്പെന്ന് പറയുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇന്ദ്രിയങ്ങളും മനസ്സും രണ്ടും ഈ തന്മാത്രകളുടെ പരിണാമങ്ങളാണ്. ഒന്നും മറ്റൊന്നിനോട് ഏകീഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരേ പരിണാമത്തെ പ്രാപിക്കുക. അതാണ് സാധാരണയായി മനസ്സ് ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് താമസ പരിണാമത്തിന് അല്ലെങ്കിൽ സാത്വിക രാജസ പരിണാമങ്ങളിലാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. അതിന്റെ പരിണാമങ്ങൾക്കനുസരിച്ചാണ് ശബ്ദ സ്പർശ രൂപ രസഗന്ധ വിഷയങ്ങളെ ഗ്രഹിക്കുന്നത്. ആലസ്യം പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഇന്ദ്രിയങ്ങളും മനസ്സും താമസ പരിണാമത്തെ പ്രാപിക്കും. കാമാദി വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ അവിടെ രാജസ പരിണാമത്തെ പ്രാപിക്കും. സുഖദുഃഖാദി അനുഭവത്തിന് അത് പ്രത്യേകിച്ച് സുഖാനുഭവത്തിന് സാത്വിക പരിണാമത്തെ പ്രാപിക്കുന്നു. ഇന്ദ്രിയങ്ങൾ വിഷയഗ്രഹണത്തിനും മനസ്സിന്റെ വിഷയ അനുഭവത്തിനും ഇത്തരത്തിലുള്ള പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴാണോ ഇന്ദ്രിയവും മനസ്സും ഒരേ പരിണാമത്തെ പ്രാപിക്കുന്നത്, അപ്പോൾ മനസ്സിന് ഇന്ദ്രിയങ്ങൾ അന്തർഭവിക്കുന്നു എന്ന് പറയും. ഏകാകാര പരിണാമം എന്ന് പറയും. നമ്മൾ പറയുന്ന സജാതീയ പ്രത്യയങ്ങളെന്ന് പറയും. സാധാരണ പറഞ്ഞൊരെന്താണ്? മനസ്സ് ഒരേ വിഷയത്തിൽ തന്നെ പ്രവർത്തിക്കുക. അപ്പോൾ വിഷയാകാരത്തിൽ തന്നെ മനസ്സ്, ഒരേ വിഷയത്തിൻ്റെ ആകാരത്തിൽ തന്നെ മനസ്സ് പരിണമിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് ധ്യാനം എന്ന് പറയും. വിജാതീയ പ്രത്യയങ്ങളില്ലാതെ സജാതീയ പ്രത്യയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാകാരത്തിൽ തന്നെ പരിണമിക്കുക. ആ ധ്യാനം തന്നെ ഇവിടെ താമസ രാജസ സാത്വിക ഭേദത്തിൽ വരും. ഇപ്പോൾ താമസമായ ഭാവങ്ങളിലും മനസ്സ്, മനസ്സിൻ്റെ സ്തബ്ധീഭാവം, ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങൾ ഗ്രഹിക്കാൻ ശേഷിയില്ലാതെ മനസ്സ് നിരുദ്ധമായതുപോലെ ഇരിക്കുന്ന അവസ്ഥ, ഭയം കൊണ്ട് ചിലപ്പോൾ സംഭവിക്കും, അങ്ങനെ ചിലപ്പോൾ മനസ്സ് സ്തബ്ധിഭാവത്തെ പ്രാപിക്കും. അവിടെ എന്ത് സംഭവിക്കുന്നു? മനസ്സ് നിശ്ചലമായതുപോലെ, അല്ലെങ്കിൽ തത്കാലത്തേക്കെങ്കിലും വിഷയബോധമില്ലാതെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതിരിക്കും. അവിടെ താമസ പരിണാമം, അവിടെ മനസ്സ് താമസമായി പരിണമിക്കുന്നു, ഇന്ദ്രിയങ്ങളും പരിണമിക്കുന്നു. അത് അവിടെ താമസമായ മനസ്സിന്റെ ഏകാഗ്രത സംഭവിക്കുകയാണ്. ഇനി രാജസമായി പരിണമിക്കും മനസ്സ്. അതുപോലെ തന്നെ രാഗത്തിനും മറ്റും മനസ്സ് ഉറച്ചു പോകും. രാഗചിന്തയിൽ, കാമചിന്തയിലും മറ്റും മനസ്സ് ദൃഢമാകുമ്പോൾ എന്ത് വരുന്നു? വിഷയങ്ങളെ വിസ്മരിക്കുന്നു, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അവിടെ രാജസപരിണാമം. സാത്വികമായ പരിണാമം വിഷയചിന്തയിലും സുഖാനുഭവമുണ്ട്. പക്ഷെ അവിടെ വിഷയസാന്നിധ്യം കൊണ്ട് അവിടെ പറഞ്ഞല്ലോ, അത് സത്വ രജസ് മിശ്രമായിട്ട് പരിണമിക്കും. പക്ഷെ ഇവിടെ ആത്മഭാവനയിൽ ഇവിടെ പറയുന്നു, മനസ്സെന്ത് ചെയ്യുന്നു? കേവലം സാത്വികമായ ഭാവത്തിൽ പരിണമിക്കുന്നു. അപ്പൊ ഏത് തരത്തിലായാലും മനസ്സ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിരന്തരമായി പരിണമിച്ചാൽ ഇന്ദ്രിയം അതിനോടൊപ്പം ചേരും. ഇന്ദ്രിയം ആ രീതിയിൽ അതിന് നിൽക്കാൻ പറ്റും, കാരണം രണ്ടും ഒരു തത്വമായതുകൊണ്ട്. അപ്പോ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിനോട് ഏകീഭാവം വരുന്നു, ഒന്നായി തീരുന്നു. ഒരാൾ ഏകാന്തത്തിൽ ആത്മാവിനെ ധ്യാനിക്കുന്നു. സംഖ്യന്മാരെ സംബന്ധിച്ചും ആത്മാവ് നിർഗുണമാണ്. ഇവിടെ അദ്വൈതികളെ സംബന്ധിച്ച് നിർഗുണമാണ്. അപ്പോൾ നിർഗുണമായിരിക്കുന്ന ആത്മാവിനെങ്ങനെ ധ്യാനിക്കും? അതിനെ രണ്ട് തരത്തിൽ ധ്യാനിക്കും. നിർഗുണമായിരിക്കുന്നുണ്ട് തന്നെ, ഒന്ന് നേരിട്ട് അതിനെ വിഷയമാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടത് ശരീരത്രയ സാക്ഷിയായി ധ്യാനിക്കുന്നു, പഞ്ചകോശ വിലക്ഷണനായി ധ്യാനിക്കുന്നു. അതൊക്കെയാണ് പലതരത്തിലുള്ള ധ്യാന സമ്പ്രദായങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയെല്ലാം തന്നെ കുറിച്ച് ചിന്തിക്കുന്നു. ആത്മധ്യാനം എന്ന് പറഞ്ഞാൽ തന്നെ ധ്യാനിക്കുക. താൻ ശരീരത്രയ ഭിന്നനാണ്, താൻ പഞ്ചകോശ ഭിന്നനാണ്, താൻ അവസ്ഥാത്രയ സാക്ഷിയാണ്. അങ്ങനെ തന്നെ കുറിച്ച് ധ്യാനിക്കുന്നു. അല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വരൂപനാണ്, ആനന്ദ സ്വരൂപനാണ്, ആനന്ദോഹം എന്നിങ്ങനെ ധ്യാനിക്കുന്നു. അപ്പോൾ ആത്മാവിനെ ഈ വൃഷ്ടി ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ സമഷ്ടി പ്രപഞ്ചത്തിൽ നിന്നും വേർതിരിപ്പിക്കുന്നതിന് എന്തെല്ലാം വിശേഷങ്ങൾ ഉപയോഗിക്കാം, ആ വിശേഷങ്ങളെല്ലാം ഭാവന ചെയ്തുകൊണ്ട്, നിഷ്ക്രിയം, നിരഞ്ജനം, ശാന്തം, ഇങ്ങനെയെല്ലാം ശ്രുതികളിലും മറ്റും പറയുന്ന രീതിയിൽ. അപ്പോൾ ഏതെല്ലാം വിശേഷങ്ങൾ കൊണ്ട് ആത്മാവിനെ ഈ ശരീരത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും വേർതിരിക്കുന്നു, ആ വിശേഷങ്ങളെല്ലാം കൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കുന്നു. അതിലൂടെ ആത്മധ്യാനം. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ വിഷയം എങ്ങനെയോ അങ്ങനെ പരിണമിക്കുക എന്നുള്ളതാണ് മനസ്സിൻ്റെ സ്വഭാവം. വിഷയങ്ങൾ സാധാരണ എല്ലാം എന്താണ്? സത്വരജ തമോ മിശ്രമായിട്ടായിരിക്കുന്നു. അപ്പോൾ ബാഹ്യമായ ഏത് വിഷയങ്ങൾ ധ്യാനിച്ചാലും അവിടെ ഇതെല്ലാം മിശ്രമായിട്ടേ വരും. പക്ഷേ സച്ചിദാനന്ദ സ്വരൂപനാണ് താനും ധ്യാനിക്കുമ്പോൾ മനസ്സെന്ത് വരുന്നു? സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉറവിടത്തിന് അഭിമുഖമായിത്തീരുന്നു, അതിൻ്റെ ഉത്പത്തി സ്ഥാനത്തിന് അഭിമുഖമായിത്തീരുന്നു. അങ്ങനെ വരുമ്പോൾ അത് സാത്വികമായ പരിണാമത്തെ പ്രാപിക്കുന്നു. അതായത് ശബ്ദം, സ്പർശം, രൂപം, രസംഗന്ധം, വിഷയങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സ് ശബ്ദാദി രൂപത്തിലാണ് പരിണമിക്കുന്നത്. അത് പൂർണ്ണമായും തമപ്രധാനമായ പ്രകൃതിയുടെ അംശങ്ങളാണ്. പ്രകൃതി തന്നെ മൂലരൂപത്തിൽ സത്വം, രജസ്, തമസ് മൂന്ന് രൂപത്തിലാണ്. അത് തമപ്രധാനമായ പ്രകൃതിയിൽ നിന്നാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് സ്ഥൂലമായ ഭൂതങ്ങളും വിഷയങ്ങളും ഉണ്ടാകുന്നത്. അതാണ് ബാഹ്യമായി ശബ്ദസ്പർശ രൂപ രസഗന്ധ രൂപത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ശബ്ദാദി വിഷയങ്ങളെ മനസ്സ് ധ്യാനിക്കുമ്പോൾ, മനസ്സ് നമ്മൾ ഇച്ഛാശക്തി ഉപയോഗിച്ചാൽ ഇല്ലെങ്കിലും മനസ്സ് സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ പറയും ധ്യായ ദീപ ബക ധ്യായ ദീപ പൃഥിവി ധ്യായ ദീപ പ്രവദ. ഇവിടെ ശ്രുതി പറയുന്ന ഈ പ്രപഞ്ചം മുഴുവൻ സദാ ധ്യാനിക്കുന്നു എന്നാണ്. ജീവൻ മാത്രമാണ് അത് ധ്യാനിക്കുന്ന പോലെയാണ് അനുഭവപ്പെടുന്നതെന്നാണ്. അപ്പോൾ മനസ്സ് വിഷയത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് ആ വിഷയത്തിലേക്ക് ആകാഗ്രപ്പെടുന്നു എന്നാണ്, അല്ലെങ്കിൽ വിഷയത്തെ ഗ്രഹിക്കാൻ ഒക്കത്തില്ല. അപ്പൊ സദാസമയം മനസ്സ് വിഷയഗ്രഹണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ മനസ്സ് സദാസമയം ധ്യാനിക്കുകയാണ്. പക്ഷെ വിഷയം മാറിപ്പോകുന്നു എന്നേ ഉള്ളൂ ശബ്ദാദി വിഷയങ്ങൾ. ആ ശബ്ദാദി വിഷയങ്ങൾ താമസ പരിണാമമായതുകൊണ്ട് അവിടെ മനസ്സിന് സംഭവിക്കുന്ന എന്താണോ അത് പ്രധാനമായിട്ടും താമസ പരിണാമമായിരിക്കും മനസ്സിന് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ രാജസ പരിണാമങ്ങളായിരിക്കും. പക്ഷെ പ്രകൃതിക്കൊരു പ്രത്യേകതയുള്ളത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഏതെങ്കിലും ഒരു ഗുണത്തെ ആശ്രയിച്ച് തന്നെ നിൽക്കാൻ പറ്റത്തില്ല. ഒരു ഗുണത്തിനൊരിടത്ത് പ്രാധാന്യം വരുമെന്നേ ഉള്ളൂ. അല്ലാതെ കേവലം സത്വം അല്ലെങ്കിൽ രജസ് അല്ലെങ്കിൽ തമസ് എന്ന് പറയുന്ന ഭാവത്തിൽ പ്രകൃതിക്ക് നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ സ്ഥൂലമായ ശബ്ദാദി രൂപത്തിൽ ആ പ്രകൃതി പരിണമിച്ചു കഴിഞ്ഞപ്പോൾ അത് സത്വ ആധിക്യത്തിൽ നിൽക്കുകയാണ്. സത്വോദ്രേകം എന്ന് പറയും, സത്വത്തെ സത്വ അധികരിച്ച് രജസിനെയും തമസിനെയും കീഴ്പ്പെടുത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ, അതേപടി ഗ്രഹിക്കുമ്പോൾ മനസ്സ് സാത്വികമായ പരിണാമത്തെ പ്രാപിക്കും. അതാണ് ആ സമയത്ത് മനസ്സിന്റെ ഏകാഗ്രത എന്ന് പറയുന്നത്. ആ സമയം അതേ മനസ്സ് തന്നെ ആത്മാഭിമുഖമാകുമ്പോൾ എന്ത് ചെയ്യുന്നു? അതതിന്റെ സൂക്ഷ്മഭാവത്തെ പ്രാപിക്കുന്നു. കാരണം ആത്മാവ് സൂക്ഷ്മമാണ്. പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് അനുഭവപ്പെടുന്ന സ്ഥൂലമായിട്ടാണ്. അതുകൊണ്ട് അത് സ്ഥൂലഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു, അത് താമസഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. തമസിനെ അപേക്ഷിച്ച് രജസ് സൂക്ഷ്മം, അതിനപേക്ഷിച്ച് സത്വസൂക്ഷ്മമാണ്. അപ്പോൾ ആത്മ അഭിമുഖമാകുമ്പോൾ എന്ത് വരുന്നു? മനസ്സ് സ്വയം അതിന്റെ സൂക്ഷ്മഭാവത്തെ പ്രാപിക്കുന്നു. കാരണം ആത്മാവിനെ കുറിച്ചുള്ള സങ്കല്പത്തിൽ മനസ്സ് സ്വയം തന്നെ സൂക്ഷ്മതയെ സങ്കല്പിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ മഹത്വത്തെ സങ്കല്പിക്കേണ്ടി വരുന്നു. അണുരണീയാൻ മഹതോ മഹീയാൻ എന്ന് ശ്രുതി പറയുന്നത്. അപ്പൊ അണുഭാവത്തിലായാലും മഹത്ഭാവത്തിലായാലും അവിടെ സത്വപരിണാമമാണ് വേണ്ടത്. അപ്പോൾ ആത്മാവിനെ സങ്കല്പിക്കുമ്പോൾ മനസ്സ് സാത്വികമായി പരിണമിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു, ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം എന്താണോ അതിന് സഹജ പ്രവൃത്തി എന്നതിന് വിടാനൊക്കത്തില്ല. സഹജമായ പ്രവൃത്തിയാണ് അതിന്റെ മുഖ്യമായ പരിണാമം. സഹജപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഓരോ ഇന്ദ്രിയങ്ങളും അതാത് വിഷയങ്ങൾ ശ്രവണേന്ദ്രിയം ശബ്ദരൂപത്തിൽ പരിണമിക്കുന്നു, അല്ലെങ്കിൽ ശബ്ദത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി അത് പരിണമിക്കുന്നു എന്ന് പറയാം. ചക്ഷുരേന്ദ്രിയം രൂപത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി പരിണമിക്കുന്നു. സഹജമായി സദാ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിന്റെ മേലിൽ ഇതിനൊരിക്കലും നിയന്ത്രണമില്ല. പക്ഷെ മനസ്സിൽ നിന്ന് വിലക്ഷണമാണ്. മനസ്സും ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് പരിണമിക്കും, ഇന്ദ്രിയങ്ങളെ സഹായിക്കും. പക്ഷെ മനസ്സിന് അതിന്റെ മേലിൽ തന്നെ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ദ്രിയങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകതയാണ്. ഇതിനെ രണ്ടും തമ്മിലൊരു വ്യത്യാസം എടുത്തു കാണിക്കുന്നു. ഇന്ദ്രിയങ്ങൾ പോകുന്നിടത്ത് മനസ്സ് പോകും. അങ്ങനെ മനസ്സ് പോകും. തിരിച്ച് മനസ്സ് പോകുന്നിടത്ത് ഇന്ദ്രിയങ്ങൾക്കും പോകേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ പരിണാമം അനുസരിച്ച്, പരിണാമം ഈ മൂന്ന് തരത്തിലാണ്, സത്വരജസ് തമസ്. അതനുസരിച്ച് മനസ്സും പരിണമിക്കും. മറിച്ച് മനസ്സ് പരിണമിക്കുന്നതിനനുസരിച്ച് ഇന്ദ്രിയങ്ങളും പരിണമിക്കേണ്ടി വരും. ഇന്ദ്രിയങ്ങൾ പരിണമിക്കുക എന്ന് വെച്ചാൽ ഇന്ദ്രിയവൃത്തികൾ, അതും സാത്വിക രാജസ താമസ ഭാവങ്ങളെ പ്രാപിക്കും. നമ്മൾ ശ്രുതി തന്നെ കണ്ടിട്ടുണ്ടെന്നാണ്, പരാഞ്ചി ഖാനി ബദന സ്വയം സ്വയംഭൂ ഇന്ദ്രിയങ്ങളെ ബഹിർമുഖങ്ങളായി സൃഷ്ടിച്ചു. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് ബഹിർമുഖങ്ങളായി ബാഹ്യ വിഷയങ്ങളെ രൂപത്തിൽ പരിണമിക്കുന്നതിനുള്ള ശേഷിയും, അപ്പൊ മനസ്സ് ഇന്ദ്രിയങ്ങളെ സഹായിച്ച് ബാഹ്യ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച് വേറെ നിവൃത്തിയില്ല. അതും അതിന്റെ സഹജ പ്രവൃത്തി എന്നുള്ള നിലയ്ക്ക് ബാഹ്യ വിഷയാകാരത്തെ പരിണമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷെ എപ്പോഴാണോ മനസ്സ് ആത്മാഭിമുഖമാകുന്നത്, അല്ലെങ്കിൽ മനസ്സിന്റെ വിഷയം ആന്തരികമായി തീരുന്നത്, ഇന്ദ്രിയങ്ങൾക്ക് സ്വതേ പ്രവർത്തിക്കുന്നതിനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ആ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിനെ തന്നെ പിന്തുടരേണ്ടി വരും. സ്വയം അവയ്ക്ക് പ്രവർത്തിക്കാമൊന്നും ഇല്ലാതായിത്തീരും. അതുകൊണ്ട് അത് നിർബന്ധിതമായി തീരുന്നു. എന്തിനാണ് മനസ്സിനെ പിന്തുടരാൻ നിർബന്ധിതമായി തീരും? മനസ്സ് ആത്മാകാരമായി പരിണമിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങൾ ഒരു കാരണവശാലും ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമാകുന്നില്ല, അതിനതിന് കഴിയത്തില്ല. അതുകൊണ്ടാണ് സമാധിയിലേക്ക് പ്രവേശിക്കുന്ന മനസ്സിന് ബാഹ്യ ബോധം നഷ്ടപ്പെട്ടു പോകുന്നു പറയുന്നുണ്ടല്ലോ. സമാധിയിലായി അയാൾ ഒന്നും അറിഞ്ഞില്ല. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ല. അതേസമയം നമ്മൾ മനസ്സിനെ സമാധി പരിശീലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, ഏകാഗ്രപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. മനസ്സങ്ങനെ പരിണമിക്കുന്നില്ല. മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുക എന്ന് വെച്ചാൽ മനസ്സിൽ അങ്ങനെ ഒരു പരിണാമം സംഭവിക്കും. മനസ്സിൽ സ്വയം ഒരു പരിണാമം സംഭവിക്കാതെ നമ്മൾ കൽപ്പന ചെയ്യുകയാണ്. മനസ്സിൽ ആത്മാവിനെയും മറ്റും കൽപ്പനയും പോകുന്നത് വരുന്നു. മനസ്സിൽ അങ്ങനെ ഒരു പരിണാമം സംഭവിക്കാത്തിടത്തോളം കാലം യോഗശാസ്ത്രി പറയുന്ന എന്താണ്? ആത്മപ്രവണത എന്ന് പറയും മനസ്സിന്റെ. മനസ്സിൽ അങ്ങനെ ഒരു ആത്മപ്രവണത സംഭവിക്കാത്തിടത്തോളം കാലം നമ്മൾ മനസ്സുകൊണ്ട് എന്തെല്ലാം അഭ്യാസം കാണിച്ചാലും ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമായ വിഷയങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ശബ്ദം കേൾക്കും, സ്പർശങ്ങളെ അറിയും. എന്തുകൊണ്ട്? മനസ്സിൽ പരിണാമം സംഭവിക്കുന്നില്ല. മറിച്ച് ധ്യാനിക്കുന്ന വ്യക്തിയുടെ ഇച്ഛ അത് മാത്രമേ ഉള്ളൂ. ഒരാൾ ആഗ്രഹിക്കുന്നു എന്റെ മനസ്സ് ആത്മാഭിമുഖമാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. മനസ്സതുപോലെ പോകുന്നില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങൾ അതിന്റെ വഴിക്ക് പ്രവർത്തിക്കും, മനസ്സ് അതിന്റെ വഴിക്ക് പ്രവർത്തിക്കും. രണ്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ധ്യാനം സംഭവിക്കത്തില്ല. എപ്പോഴാണോ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിൽ അതിന്റെ ഉപസംഹൃതി സംഭവിക്കുന്നു എന്നുവെച്ചാൽ മനസ്സിൽ സാത്വികമായ പരിണാമം വർദ്ധിക്കുകയും അതനുസരിച്ച് ഇന്ദ്രിയങ്ങൾ ആ ഒരു പരിണാമത്തെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ദ്രിയങ്ങൾ പിന്നീട് ബഹിർമുഖമായി പ്രവർത്തിക്കുന്നില്ല. അതാണ് ആത്മാഭിമുഖമായിട്ടുള്ള മനസ്സിന്റെ ഏകാഗ്രത എന്ന് പറയുന്നത്. അല്ലാ, സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിഷയാഭിമുഖമായ മനസ്സിന്റെ ഏകാഗ്രതയാണ്. ആ വിഷയാഭിമുഖമായ മനസ്സിന്റെ ഏകാഗ്രതയിൽ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നു, വിഷയങ്ങൾ മനസ്സും പ്രവർത്തിക്കുന്നു. രണ്ടും കൂടെ ചേർന്ന് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. അവിടെ വിഷയപ്രവണത എന്ന് പറയും. അപ്പോൾ ധ്യാനിക്കുന്ന ഒരാളുടെ മനസ്സ് ഏകാഗ്രമാവണമെങ്കിൽ അയാൾക്ക് ഈ സത്വ സമ്പത്തി എന്ന് പറയും യോഗശാസ്ത്രം. അത് ധാരാളം ഉണ്ടായാലേ പറ്റൂ. സത്വവൃദ്ധിയില്ലാത്ത ഒരാൾക്ക് ധ്യാനിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തുടക്കത്തിൽ പറഞ്ഞെന്താണ് ധ്യാനം എന്ന് പറഞ്ഞാൽ അതിന് യോഗ്യതയുള്ളവനെ പറ്റൂ, അല്ലാത്തവന് ധ്യാനം പറ്റത്തില്ല. അപ്പോൾ സാധാരണഗതിയിൽ പലരും ചോദിക്കും, പിന്നെ നമ്മൾ ആരോ ധ്യാനം പഠിപ്പിക്കും? സത്വവൃദ്ധിയില്ലാത്ത ഒരുവനെ തിരഞ്ഞെടുത്ത് നമ്മളെങ്ങനെ ധ്യാനം പഠിപ്പിക്കുന്നു? നമ്മൾ ധ്യാനത്തെയും ജനകീയാസൂത്രണത്തിന്റെ ഒരു ഭാഗമാക്കിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് സമൂഹത്തിന് എങ്ങനെ ധ്യാനം പഠിപ്പിക്കും? സമൂഹത്തിന് ആത്മധ്യാനം എന്ന് പറയുന്നത് അത് സത്വവൃദ്ധിയുള്ളവനെ സാധ്യമാകും. അത് കേട്ടാൽ ചിലർക്ക് ദേഷ്യം വരും. ഇതൊക്കെ ചില സ്വാമിമാരുടെ കുത്തകയാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിനെ നിങ്ങൾ ജനകീയമാക്കാത്തതുകൊണ്ടാണ് ഇതൊക്കെ നശിച്ചു പോയത്. എന്നൊക്കെ ചിലർ പറയും. സ്വാമിമാർക്ക് ഇത് കഴിയുമെന്നൊന്നും ഞാൻ അവകാശവാദം ഉന്നയിക്കുന്നില്ല. സ്വാമിമാർക്ക് ഇത് കഴിയുമെന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. ആരുടെ അന്ധകരണത്തിലാണോ ഈ സാത്വിക വൃദ്ധിയുള്ളത്, അത് സ്വാമിയായിട്ടാകുന്നതൊന്നുമല്ല, ആരുടെ മനസ്സിലാണോ അതുള്ളത് സത്വാഭിവൃദ്ധി, അവന് ആത്മാവിനെ ധ്യാനിക്കാൻ പറ്റും. ഒരു ചോദ്യം വരും, പിന്നെ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ എന്ത് പഠിപ്പിക്കും? അവരൊക്കെ നമുക്ക് ചില ടെക്നിക്കുകൾ പഠിപ്പിക്കാം. അവരുടെ മനസ്സെങ്ങനെയാണോ ഏകാഗ്രപ്പെടുന്നത് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിന് തെറ്റൊന്നുമില്ല, അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും മനസ്സിന് ഏകാഗ്രത എല്ലാവരും ആവശ്യപ്പെടുന്നതാണ്. ഏത് മേഖലയിൽ നിൽക്കുന്നവനും മനസ്സിന് ഏകാഗ്രത. അപ്പൊ ആ ഏകാഗ്രതയെ സഹായിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതൊന്നും ആത്മധ്യാനമാകത്തില്ല. ആത്മധ്യാനം എന്ന് പറയുന്നത് സാത്വികമായ അന്ധകരണമുള്ളവന് മാത്രമേ സാധ്യമാകും, അല്ലാത്തവനും സാധ്യമാകത്തില്ല. ഇത് പതഞ്ജലി മഹർഷിയുടെ അഭിപ്രായമാണ്. അതിനു വേണ്ടി ഒരാളുടെ അഭിപ്രായം ഇക്കാര്യത്തിലില്ലല്ലോ. വ്യാസഭഗവാന്റെ അഭിപ്രായമാണത്. സാധാരണ നമ്മൾ എന്തെങ്കിലും ധ്യാനത്തിനുള്ള ഉപായങ്ങൾ ടെക്നിക്കുകളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ശമദമാദികളൊന്നും അവിടെ പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം സാധാരണഗതിയിലുള്ള ഒരു ശമദമാദികൾ പറഞ്ഞാൽ ഇതിനാളിനെ കിട്ടത്തുമില്ല. അപ്പോൾ അവർക്ക് അവരുടെ ജീവിത രംഗങ്ങളിൽ ആവശ്യമുള്ള മനസ്സിൻ്റെ ഒരു ഉന്മേഷത്തിനും ഒരു പ്രവർത്തനക്ഷമതയ്ക്കും ഉള്ള ഒരു ഏകാഗ്രതയാണ് ആവശ്യം. അതിന് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മതി. പക്ഷെ ഇവിടെ ധ്യാനത്തെ നിർദ്ദേശിച്ചിരിക്കുന്ന എന്താണ്? മനസ്സ് പ്രത്യേക്ചേതയിതാവും. ആത്മാവിൽ മനസ്സിനെ ഉറപ്പിക്കാനുള്ള വിദ്യയാണ് പറയുന്നത്. അങ്ങനെ ഒരു അഭ്യാസത്തിന് ഈ പറയുന്ന തരത്തിൽ പ്രസിദ്ധങ്ങളായി സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിക്കുന്ന ഒരു ധ്യാന സമ്പ്രദായങ്ങളും ഫലവത്താകത്തില്ല. അപ്പോൾ നമ്മൾ സമൂഹത്തിനോട് പറയുന്നത് നിങ്ങൾ ആത്മാവിനെ ധ്യാനിക്കണമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ അതുകൊണ്ട് പ്രയോജനം കിട്ടണമെങ്കിൽ അവൻ അതിന് പൂർണ്ണമായി സജ്ജനായാലേ പ്രയോജനം കിട്ടും. അവന്റെ അന്ധകരണം സാത്വികമായ ഭാവത്തെ പ്രാപിക്കണം. എന്തുകൊണ്ട്? അല്ലെങ്കിൽ അവന്റെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളിൽ നിന്നും പിന്തിരിയത്തില്ല. അതാ കാര്യം. ഇന്ദ്രിയങ്ങളിൽ സാത്വികമായ ഇന്ദ്രിയങ്ങൾ സ്വയം സാത്വികമായി പരിണമിക്കാതെ അത് നടക്കില്ല. ഇന്ദ്രിയങ്ങൾ സ്വതേ രാജസ താമസ ഭാവങ്ങളിൽ പരിണമിച്ച് വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ആത്മാവിനെ ധ്യാനിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് സ്വാമിമാര് പോലും ധ്യാനിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നത്. കാരണം ആ രീതിയിൽ ഉള്ള പരിണാമത്തിന് മനസ്സ് സജ്ജമായില്ല. ഇന്ദ്രിയങ്ങൾക്ക് അത്തരം ഒരു പരിണാമം സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കണം. അത് യോഗശാസ്ത്രത്തിൽ വിവേകഖ്യാതി, ധർമ്മമേക സമാധി, പ്രസംഖ്യാനം ഇങ്ങനെയുള്ള ശബ്ദങ്ങളെ കൊണ്ട് ഇതിനെ കുറിച്ച് പറയും. ഇതെല്ലാം പറയുന്നത് ഈ തരത്തിലുള്ള ആത്മധ്യാനത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആത്മധ്യാനത്തിന്റെ ഉയർന്ന തലങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ മനസ്സിൽ ഇന്ദ്രിയങ്ങൾ ഉപസംഹരിക്കണം, അതിന് മനസ്സ് സാത്വികതയെ പ്രാപിക്കണം. അതാണ് ധ്യാനം ചെയ്യുന്നവന്റെ യോഗ്യത. അപ്പോൾ സത്വമായൊരു അന്ധകരണം കൊണ്ട് ആത്മാവിനെ ധ്യാനിക്കാൻ പറ്റും. അത് നിർഗുണമായിരിക്കുന്ന ആത്മാവിനെ തന്നെ ധ്യാനിക്കാം. ഈ സാഖ്യന്മാരും പറയുന്ന എന്താണോ, പ്രകൃതി പുരുഷ വിവേകഖ്യാതി എന്നാണ്. അവരും പറയുന്നത് പുരുഷൻ നിർഗുണനായിരിക്കുന്നതുകൊണ്ട് പുരുഷനെ നേരിട്ട് മനസ്സുകൊണ്ട് വിഷയമാക്കാൻ പറ്റില്ല. പക്ഷെ പുരുഷനെ ഒന്ന് ധരിക്കാൻ എന്താണ്, അത് പ്രകൃതിയിൽ നിന്ന് ഭിന്നനാണെന്ന് ധ്യാനിക്കാം. പ്രകൃതിയിൽ അവൻ അനുഭവപ്പെടുന്ന സർവത്തിൽ നിന്നും ഭിന്നൻ ആ രീതിയിൽ, അതാണ് വിവേകം. പ്രകൃതി പുരുഷ വിവേകത്തെക്കുറിച്ചുള്ള ഒരു ഖ്യാതി, ഒരു ജ്ഞാനം, ഒരു ബോധം എന്ന് പറയുന്നു. ഇവിടെ അദ്വൈതികളും പറയുന്നത് അത് തന്നെയാണ്, പഞ്ചകോശ വിലക്ഷണൻ. അപ്പൊ പ്രകൃതി ഭിന്നനായി ശരീരത്രയ വിലക്ഷണൻ, അല്ലെങ്കിൽ ശരീരത്രയ സാക്ഷി, അല്ലെങ്കിൽ അവസ്ഥാത്രയ സാക്ഷി എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഭിന്നഭാവത്തിൽ ധ്യാനിച്ചിട്ട് അതിന് കൂടുതൽ സാത്വിക ഭാവത്തെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ ആ പുരുഷനെ സച്ചിദാനന്ദൻ, സച്ചിദാനന്ദ സ്വരൂപൻ ആനന്ദനാണ്, ആനന്ദോഹം നിത്യശുദ്ധ ബുദ്ധ സ്വരൂപൻ, ഇത്തരത്തിലെല്ലാം ധ്യാനിക്കുന്നു. ഈ ഭാവനകളെല്ലാം ആണ്, ഇത്തരം ഭാവനകളാണ് മനസ്സിനെ സാത്വികമായി പരിണമിപ്പിക്കുന്നു. അവള് ചോദിക്കും, മനസ്സിനെങ്ങനെ ഈ സാത്വികമായ പരിണാമം സംഭവിക്കും? മനസ്സിന് സാത്വികമായ പരിണാമം സംഭവിക്കുന്നത് സാത്വികമായ ഭാവന കൊണ്ടാണ്. അപ്പൊ ആത്മഭാവത്തോട് ചേർന്ന് നിൽക്കുന്നതെല്ലാം സാത്വികം, ആത്മഭാവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതെല്ലാം രാജസ താമസം. അത് അകലുന്നതിനനുസരിച്ച് അത് രാജസമാകും, കൂടുതൽ അകന്നു കഴിഞ്ഞാൽ അത് താമസമാകും. വെളിച്ചത്തിൽ നിന്ന് അകന്നു പോകുമ്പം ഇരുള, വെളിച്ചത്തിനോട് അടുത്ത് വരുമ്പോൾ വെളിച്ചം കൂടുതൽ തീവ്രമായി വ്യക്തമായി അനുഭവപ്പെടുന്നു. അതുപോലെ ആത്മാവിനെ അല്ലെങ്കിൽ തന്നെ ആത്മാവിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കും, അതിനൊരു വിഷയരൂപത്തിലൊരു വസ്തുവായി ചിന്തിക്കും. അപ്പൊ തന്നെ ആനന്ദോഹം എന്ന് പറയുന്നു, തന്നെ തന്നെ ആനന്ദ സ്വരൂപത്തിൽ മനസ്സ് ഭാവന ചെയ്യുമ്പോൾ, ധ്യാനം എന്ന് പറയുന്നത് മനസ്സിന്റെ കേവലമായ ഭാവനയാണ്, മനസ്സിന്റെ എക്സസൈസ് അല്ല, നിശ്ചലമായ മനസ്സിന്റെ ഭാവന, മനസ്സിന്റെ ദീർഘമായ ഭാവന, അതാണ് ധ്യാനം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിനെ എവിടെ നിന്നെങ്കിലും പിടിച്ച് വേറെടുത്തുകൊണ്ട് സ്ഥാപിക്കുന്നതാണ്, അതെല്ലാം പാഴ്വേലുകളാണ്. ദീർഘമായ ഭാവനയാണ് ഒരു വിഷയത്തെക്കുറിച്ചുള്ള. അതുകൊണ്ട് യോഗശാസ്ത്രത്തിൽ ധ്യാനത്തിന് കൂടുതൽ ഉപയോഗിക്കുന്ന ശബ്ദം തന്നെ ഭാവന എന്നാണ് യോഗശാസ്ത്രങ്ങളിൽ. സൂത സംഹിതയിലും മറ്റും ധ്യാനത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. ഭാവന, അതാണ് മുഖ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ദീർഘമായ ഭാവന ആനന്ദത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ച്, ശുദ്ധതയെക്കുറിച്ച്, മുക്തതയെക്കുറിച്ച് ഭാവന ചെയ്യുമ്പോൾ മനസ്സ് ആത്മാഭിമുഖമാകുന്നു. മനസ്സ് ആത്മാഭിമുഖമാകുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, എന്താണ് അതിൻ്റെ ഉത്പത്തി സ്ഥാനത്തേക്ക് സഞ്ചരിക്കുകയാണ്, അല്ലെങ്കിൽ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പോൾ മനസ്സ് സഞ്ചരിക്കുമെന്ന് വെച്ചാൽ മനസ്സിന്റെ പരിണാമമാണ്. മനസ്സ് അതിസൂക്ഷ്മമായ ആത്മസന്നിധിയിൽ നിന്നാണ് പരിണമിച്ച് ബഹിർമുഖമായിത്തീരുന്നത്. ആത്മസാന്നിധ്യത്തിൽ നിന്ന് അതിന്റെ പരിണാമം തുടങ്ങിയാണ്. ആത്മസാന്നിധ്യത്തിലാണ് ഈ പ്രകൃതിയുടെ സമ്യാവസ്ഥ എന്ന് പറയുന്നത്. അതിനപ്പുറമാണ് സംഖ്യന്മാർ അവ്യക്തം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നും മനസ്സ് പരിണമിച്ച് അത് സ്ഥൂലമായ ഭാവത്തെ കൈക്കൊള്ളുന്നതാണ് വിഷയഗ്രഹണം. അവിടെയാണ് അതിന് രാജസ താമസഭാവങ്ങൾ വരുന്നത്. അപ്പോൾ രാജസ താമസഭാവങ്ങൾ വരുമ്പോൾ മനസ്സ് സ്ഥൂലമാകും. മനസ്സ് സ്ഥൂലമാകുമ്പോൾ അത് രാജസ താമസഭാവങ്ങളിടിക്കും. മനസ്സിന്റെ ഉറവിടത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ മനസ്സ് സൂക്ഷ്മമായ ഭാവത്തെ കൈക്കൊള്ളും. മനസ്സിന്റെ സൂക്ഷ്മമായ ഭാവമാണ് അതിന്റെ സാത്വികമായ ഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സാത്വിക ഭാവം ജീവന്മാരിൽ അധികം കാണാത്തത്. ഒട്ടുമിക്ക ജീവന്മാരും എപ്പോഴും അവരുടെ അന്ധകരണം ഈ രാജസ താമസഭാവങ്ങളിലാണ് നിൽക്കുന്നത്. കാരണം അത് അതിന്റെ സ്ഥൂല പരിണാമങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ ബഹിർമുഖ പരിണാമങ്ങളെന്ന് പറയാം. അപ്പോൾ മനസ്സിന്റെ അന്തർമുഖമായ പരിണാമം എന്ന് പറയുന്നത് അതിന്റെ സൂക്ഷ്മമായ പരിണാമം എന്ന് പറയുന്നത് സാത്വികമാണ്. അതുകൊണ്ടാണ് സാറിന് പറയും ജ്ഞാനികൾ അവര് സത്വപ്രധാനന്മാരാണ്, കർമ്മികൾ രജപ്രധാനന്മാരാണ്, മൂഢന്മാർ തമപ്രധാനന്മാരെന്നെല്ലാം പറയുന്നു. അത് ആ പരിണാമഭേദമനുസരിച്ചാണ്, പരിണാമഭേദം തന്നെ പരിണാമത്തിന്റെ സ്ഥൂലവും സൂക്ഷ്മവുമായ ഭേദമനുസരിച്ചാണ്. ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, മനസ്സിന്റെ സൂക്ഷ്മമായ പരിണാമം, അതായത് സാത്വികമായ പരിണാമത്തിൽ എത്തിച്ചേരുന്ന മനസ്സ്, ഒരു മനസ്സ് അവിടെ എത്തിച്ചേരുകയാണ്. ഓരോ ജീവനും ഓരോ പുരുഷനും മനസ്സിരിക്കുന്നു. ആ മനസ്സ് സദാ സ്ഥൂലഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. ആരുടെ മനസ്സാണോ ആ സൂക്ഷ്മഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സൂക്ഷ്മ പരിണാമത്തെ ആശ്രയിച്ചിരിക്കുന്നത്, അവർക്ക് മാത്രമേ ആത്മധ്യാനം സാധ്യമാകും. മറ്റുള്ളവർക്ക് രാജസ താമസഭാവങ്ങളിൽ മറ്റ് പല ധ്യാനങ്ങളും ആകാം, പക്ഷേ ധ്യാനമാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആകാം, ആത്മധ്യാനം സാധ്യമല്ല. അഹമാത്മാ ആനന്ദോഹം സച്ചിദാനന്ദ സ്വരൂപോഹം നിത്യശുദ്ധ മുക്ത സ്വരൂപോഹം എന്നിങ്ങനെ ധ്യാനിക്കാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ അദ്വൈതത്തിലും ഗീതയിലും സംഖ്യന്മാരും പുരാണങ്ങളും എല്ലാം പറയുന്ന ആത്മധ്യാനം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് എന്താണോ, ആ ധ്യാനത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ മനസ്സിൽ ഉപസംഹരണം, ഈ ഉപസംഹരണത്തിന് അന്തരംഗവും ബഹിരംഗവുമായ ഭാവങ്ങളുണ്ടെന്ന്. അപ്പോൾ മനസ്സിൽ ഇന്ദ്രിയങ്ങൾ ഉപസംഹരിക്കുക എന്ന് പറയുന്നത് മനസ്സ് എപ്പോഴാണോ സാത്വികമായ ഭാവത്തെ അവലംബിക്കുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ദ്രിയങ്ങൾ രണ്ടും ഒരു തത്വമായതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഈ മനസ്സിനെ പിന്തുടരുകയും നിവർത്തിയുള്ളൂ. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളെ ഗ്രഹിക്കാതെ മനസ്സിനെ പിന്തുടരും, അതും സാത്വികമായ ഭാവത്തെ പരിണമിക്കും. അങ്ങനെ വരണമെങ്കിൽ അവന്റെ അന്ധകരണത്തിൽ പ്രകടമായ സാത്വിക ഭാവമാണ്. പ്രകടമെന്ന് പറയുന്നത് എന്തുകൊണ്ട്, എല്ലാ അന്ധകരണങ്ങളിലും സത്വഭാവമുണ്ട്, അത് പ്രകടമല്ലെന്നേ ഉള്ളൂ. അപ്രകടമായ സാത്വിക ഭാവം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, അവനിൽ ബഹിരംഗ സാധനങ്ങൾ പൂർണ്ണമായിരിക്കും, എന്നാലേ അത് കഴിയത്തുള്ളൂ. ഈ മനസ്സിന്റെ സാധാരണഗതിയിലുള്ള ഏകാഗ്രതയ്ക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ആവശ്യമില്ല. കാരണം ഏത് വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന മനസ്സായാലും ശരി, ഭൗതികമോ അല്ലെങ്കിൽ ആധ്യാത്മികമോ എന്തായാലും ശരി, ഒരു വിഷയത്തിലൊരു മനസ്സ് സമർത്ഥമായ രീതിയിൽ വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിനവിടെ ഏകാഗ്രത ഉണ്ട് നിർത്തണം. പക്ഷേ നല്ലതോ ചീത്തയോ ധർമ്മമോ അധർമ്മമോ എന്തോ ആയിക്കൊള്ളട്ടെ, അസുരന്മാരുടെ മനസ്സിലും ഏകാഗ്രതയുണ്ട്, അതുകൊണ്ടാണ് അവർ തപസ് ചെയ്ത് സിദ്ധികളൊക്കെ സമ്പാദിക്കുന്നത്. പക്ഷെ അവർക്കെന്താണ്, ആത്മധ്യാനത്തിന് ഉപകരിക്കാത്തതുകൊണ്ടാണ് അത് അവര് സിദ്ധി നേടി അതിന്റെ ഫലങ്ങളെല്ലാം ലോക സംഗ്രഹത്തിനല്ല ലോക സംഹാരത്തിനതൊക്കെ ഉപകരിക്കുന്നു. അപ്പോൾ അവർക്കും മാനസികമായ സിദ്ധിവിശേഷങ്ങളുണ്ടെന്നുകൊണ്ട് അവരുടെ മനസ്സും ഏകാഗ്രത പ്രാപിക്കുന്നുണ്ട്. ആത്മനിഷ്ഠമായി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ മനസ്സ് ലോക സംഗ്രഹ പ്രവൃത്തിയിലേക്കോ ലോക സംഹാര പ്രവൃത്തിയിലേക്കോ അവർക്ക് അഭിമാനിച്ച ഉണ്ടാകത്തില്ല. കാരണം എന്തുകൊണ്ട്, ലോക സംഹാരത്തിന് അവരുടെ മനസ്സ് എന്റെ രാജസ പരിണാമം സംഭവിച്ചത് അവരുടെ മനസ്സിന്റെ ഏകാഗ്രത അങ്ങനെയായിരുന്നു. മനസ്സിന് സാത്വികമായ പരിണാമങ്ങൾ സംഭവിക്കുമ്പോൾ അത് പിന്നെ ലോക സംഗ്രഹ പ്രവർത്തനത്തിന് വരുന്ന അങ്ങനെയാണ്. അങ്ങനെയുള്ള മഹാത്മാക്കളാണ് ലോക സംഗ്രഹ പ്രവൃത്തി വരുന്നത്, ലോക സംഹാരത്തിന് അവർ ഒരുമ്പടാത്ത. അങ്ങനെ സാത്വിക പ്രകടമായ സാത്വികത ആരുടെ അന്ധകരണത്തിലുണ്ടോ അവർക്ക് മാത്രമേ ആത്മധ്യാനം കഴിയത്തുള്ളൂ. അവരുടെ മനസ്സിനോടൊപ്പം ഇന്ദ്രിയങ്ങളും മുമ്പ് പറഞ്ഞതുപോലെ ഏക ആകാര പരിണാമത്തിലെത്തിയിരിക്കും. അതിന് കാരണം ബഹിരംഗമായ സാധനങ്ങളാണ്. ബഹിരംഗ സാധന എന്ന് പറയുമ്പോൾ ധർമാനുഷ്ഠാനം, ധാർമ്മികമായ ജീവിതം ധർമാനുഷ്ഠാനമല്ല അതിന്റെ ഭാഗമാണ്. അപ്പൊ ധർമ്മത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യുന്നു, പുണ്യത്തെ ആർജിക്കുന്നു. ആ പുണ്യമാണ് അവന്റെ സത്വസമ്പത്ത് എന്ന് പറയുന്നത്. അതും കാമനാരഹിതമായ പുണ്യം. കാമന വന്നു കഴിഞ്ഞാൽ പുണ്യത്തിൽ പിന്നെ അത് രജസിലേക്ക് പോകും. അതാണ് അസുരന്മാരെ തപസ്സും മറ്റും. അവർക്കും പുണ്യമുണ്ട്, പക്ഷെ അവരിൽ കാമനയും കൂടി വരും. അപ്പോൾ അവിടെ മനസ്സ് ഏകാഗ്രമാവും, സമാധി ഉണ്ടാവും, സിദ്ധി ഉണ്ടാകും, പക്ഷെ എല്ലാം അത് വേറെ രീതിയിൽ പോകും. ഇവിടെ അങ്ങനെയല്ല, ധർമാനുഷ്ഠാനം കൊണ്ട് ശുദ്ധമായ സത്വത്തിന്റെ വൃദ്ധി ഉണ്ടാവും. അതുകൊണ്ടാണ് പതഞ്ജലി മഹർഷി ധ്യാനത്തിന് വേണ്ടി യമനിയമങ്ങളെയൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യരും സാധന ചതുഷ്ടയ സമ്പത്തിയെക്കുറിച്ചൊക്കെ പറയുന്നത്. അവ അത്തരം അതെല്ലാം ബഹിരംഗങ്ങളാണ്. ഇതിനെ അപേക്ഷിച്ച് ലൗകിക പ്രവൃത്തികളെ അപേക്ഷിച്ച് അത് അന്തരംഗമാണ്. പക്ഷേ യമനിയമാദികൾ ഇതിനപേക്ഷിച്ച് അന്തരംഗങ്ങളാണ്. ആ യമനിയമാദികൾ ശീലിക്കുക എന്ന് പറയുന്നത് നമുക്ക് ധ്യാനമാർഗം ശീലിക്കും. ആ യമനിയമാദികളൊന്നും വേണ്ട. അതുകൊണ്ടല്ലോ അസുരന്മാർ ധ്യാനിച്ചത്. പക്ഷേ ആത്മധ്യാനത്തിന് യമനിയമാദികൾ കൂടിയെത്തിക്കും. നമുക്ക് ധ്യാനം ആരെയും ശീലിപ്പിക്കാം? അവരോട് യമനിയമാദികളൊന്നും പറയേണ്ട കാര്യമില്ല. പറഞ്ഞിട്ടൊട്ട് പ്രയോജനമില്ല. തൽക്കാലം അവരുടെ കയ്യിലുള്ള മനസ്സിനെ എങ്ങനെ ഏകാഗ്രപ്പെടുത്താമെന്ന് പഠിപ്പിച്ചാൽ മതി. പക്ഷെ ആത്മാവിനെ ധ്യാനിക്കണമെങ്കിൽ യമനിയമാദികൾ കൂടിയേ തീരൂ. അത് ഉപദേശിച്ച ഋഷിമാരൊന്നും മണ്ടന്മാരല്ല. അതിന് ഈ പറയുന്ന എല്ലാ ബഹിരംഗ സാധനങ്ങളും കൂടിയേ തീരൂ. അതെല്ലാം കൂടി ചേരുമ്പോഴാണ് അന്ധക്കരണം സാത്വികമായി പരിണമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മൂഢം, ഘോരം തുടങ്ങിയ അവസ്ഥകൾ, ക്ഷിപ്തം, വിക്ഷിപ്തം, ഈ അവസ്ഥകളെയൊക്കെ അത് തരണം ചെയ്തിട്ട് ആ സാത്വികമായ ഒരു പരിണാമത്തെ തന്നെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ വിട്ട് ബഹിർമുഖമായി പ്രവർത്തിക്കുന്നില്ല. മനസ്സിനുള്ളത് ഏകാകാര പരിണാമത്തെ പ്രാപിക്കുന്നു. അനുശ്രോത്രാദിന് കരുണാനി മനസ്സി ഉപസംഹൃത്യ എന്ന് പറയുന്നു. ഇപ്പോൾ സാധാരണ ധ്യാനിക്ക ഒരാളിരിക്കുമ്പോൾ ഒന്നിലയാൾ ബാഹ്യമായ വിഷയങ്ങളിലേക്ക് അയാളുടെ മനസ്സ് പോകും. ശബ്ദം കേട്ടാൽ അതിനെക്കുറിച്ച് ചിന്തിക്കും, കൊതുക് കടിച്ച അതിനെക്കുറിച്ച് ചിന്തിക്കും, കണ്ണടച്ചിരിക്കുന്നുണ്ടെന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ബാഹ്യമായി അനുഭവിക്കുന്ന വിഷയങ്ങളോടും നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്ന വിഷയങ്ങളോടും രണ്ടിനോടും മനസ്സ് ചേർന്ന് നിൽക്കാതെ രണ്ടിൻ്റെയും മധ്യത്തു നിന്ന് മനസ്സ് ഒരു വടംവലി നടത്തും. എങ്ങോട്ട് പോകണമെന്നറിയാതെ മനസ്സിനെ വിഷമിപ്പിക്കും ധ്യാനിക്കുന്നു. ഇനി അതെല്ലാം ഇല്ലാതെ ഇരുന്നെന്നിരിക്കട്ടെ, ശബ്ദരഹിതമായ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്. ബാഹ്യമായി ഒന്നും അവനെ ഉപദ്രവിക്കാനില്ല. ഇന്ദ്രിയങ്ങൾ പുറമേക്ക് പോയി വിഷയത്തെ ഗ്രഹിക്കുന്നതിനുള്ള ഒരു സാഹചര്യമില്ല. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ മനസ്സ് മനോരാജ്യത്തിലേക്ക് പോകും, സങ്കല്പങ്ങളിലേക്ക് പോകും. ആ സങ്കല്പങ്ങളിലും മനസ്സ് വളരെ വളരെ നിറഞ്ഞതിന് ശേഷമാണ് തിരിച്ചറിയുന്ന മനസ്സ് സങ്കല്പങ്ങളിലേക്ക് പോയി. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം മനസ്സിനെ അതിന് പ്രധാന കാരണം ഇത് തന്നെയാണ്. അവിടെ മനസ്സിൽ താൻ ധ്യാനിക്കുന്ന ആത്മസ്വരൂപത്തിലേക്ക് പോകത്തക്ക സാത്വിക ഭാവം മനസ്സിനില്ല. മനസ്സിനെ ഈ മനോരഥത്തിലേക്ക് കൊണ്ടുപോകുന്നത് മനസ്സിന്റെ രാജസ്വഭാവമാണ്. ആ രാജസ്വഭാവത്തിനോട് മൽപ്പെടുത്തം നടത്തി ക്ഷീണിച്ചു കഴിഞ്ഞാൽ മനസ്സ് അതിൻ്റെ അതിനാധിക്യമുള്ള താമസഭാവത്തിലേക്ക് പോകും, ഉറങ്ങിപ്പോകും. അത് മനസ്സ് ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നതാണ്. ധ്യാനിക്കാൻ ഇരിക്കുന്നവർ എളുപ്പം ഉറങ്ങുന്ന എന്തുകൊണ്ട്? മനസ്സ് എളുപ്പം ക്ഷീണിച്ചു പോകും. എന്തുകൊണ്ട്? മനസ്സിന് ഈ അതിൻ്റെ രജസ്സിനോട് യുദ്ധം ചെയ്ത് നിൽക്കുന്നതിനുള്ള ശേഷിയില്ല. അപ്പോൾ ക്ഷീണിച്ച് ഉറങ്ങിപ്പോകും. ഉത്തേജിപ്പിച്ച് നിർത്തുന്നതിനുള്ള ശേഷി ആ മനസ്സിൻ്റെ ഇല്ല. പിന്നെ അവിടെ തീരെ പ്രവർത്തിക്കാതിരിക്കുന്ന ഒന്നുണ്ട്, എന്താണ്? ഇച്ഛാശക്തി എന്ന് പറയുന്നു, ജീവന്റെ ഇച്ഛാശക്തി എന്ന് പറയുന്നു. ഇച്ഛാശക്തി എന്ന് പറയുന്നതും പ്രധാനമായിട്ടും രാജസവും താമസവുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതും ഗുണപരിണാമമാണ്. രാജസമായ ഇച്ഛാശക്തിയാണ് നമ്മളെ അഹംഭാവത്തിനും കർമ്മത്തിനും എല്ലാം ഉറപ്പിച്ചു നിർത്തുന്നത്. രാജസമായ ഇച്ഛാശക്തിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ബഹിർമുഖമായി പ്രവർത്തിക്കാൻ കഴിയുന്നത്. അതും ആവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ധ്യാനത്തിന് അത് ആവശ്യമില്ല. നമ്മൾ രാജസമായ ഇച്ഛാശക്തി കൊണ്ട് മനസ്സിനെ ആത്മാവിനെ അർപ്പിക്കാൻ ശ്രമിച്ചാൽ രണ്ടും ചേരുന്ന കാര്യമില്ല. മനസ്സവിടെ നിന്ന് മാറിയിട്ട് വീണ്ടും മനോരഥത്തിലേക്ക് പോകും. ഒരു സാത്വികമായ സത്വവൃദ്ധി അതില്ലാത്ത ഒരുവൻ ധ്യാനിക്കാനിരിക്കുന്നെന്നിരിക്കട്ടെ, ഞാനിന്ന് ധ്യാനിക്കും ബലാത്കാരമായിട്ട് എന്ന് പറഞ്ഞ് അവൻ ധ്യാനിക്കാനിരിക്കുമ്പോൾ അവൻ ഉപയോഗിക്കുന്ന അവൻ്റെ രാജസമായ ഇച്ഛാശക്തി വരും. വാസ്തവത്തിൽ അത് അതിനു വേണ്ടിയിട്ടുള്ളതല്ല. അത് ബഹിർമുഖമായി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ പ്രവർത്തിപ്പിക്കാനുള്ളതാണ്. അവിടെ നിൽക്കണമെങ്കിൽ അത് വേണം. അതുപയോഗിച്ച് മനസ്സിന്റെ സാത്വികമായ പരിണാമം ഉണ്ടാക്കാൻ സാധ്യമേ അല്ല. അപ്പൊ അതിനെന്ത് വേണം? സാത്വികമായ ഇച്ഛാശക്തി വേണം. സാത്വികമായ ഇച്ഛാശക്തി എന്ന് പറയുന്നത്, രാജസമായ ഇച്ഛാശക്തി എന്ന് പറയുന്നത് എന്താണോ, ഒരു ജീവൻ തന്റെ മേൽ തന്നെ നടത്തുന്ന ഒരു ബലപ്രയോഗമാണ്. ഞാൻ പറയുന്നത്, ഞാൻ വിചാരിച്ചാലത് ചെയ്യും, എനിക്ക് അക്കാര്യത്തിൽ വാശിയുണ്ട്, എന്നോട് കളിക്കരുത്, സൂക്ഷിക്കണം എന്നെല്ലാം പറയുമ്പോൾ എന്താണ്? അവിടെ രാജസമായ ഇച്ഛാശക്തിയാണ്. അത്തരം വിഷയങ്ങളിലെല്ലാം അത് നമുക്ക് ഉപയോഗിക്കാം. അവിടെ അത് ആവശ്യമാണ് തന്നെ. പക്ഷേ നമ്മുടെ നമുക്ക് ഈ ഒരു സാധനത്തിന് പരിചയമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ധ്യാനത്തിലും മൽപ്പിടുത്തം നടത്തുന്നു, അവസാനം ഉറങ്ങിപ്പോകുന്നു. ഈ ഇച്ഛാശക്തി ഉപയോഗിച്ചിട്ട് മനസ്സിനെ സാത്വികമായി പരിണമിക്കാൻ സാധ്യമല്ല. പക്ഷെ അവിടെ സാത്വികമായ ഇച്ഛാശക്തി വേണം. സാത്വികമായ ഇച്ഛാശക്തി എന്ന് പറയുന്നത് എന്താണ്? അതിന് യോഗശാസ്ത്രത്തിൽ തന്നെ പറയുന്നത് എന്താണ്? അത് വളരെ മൃദുവാണ്. അത് വളരെ മൃദുവാണ്. മൃദു എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു വ്യാഖ്യാനം സാധ്യമല്ല. ആ ശബ്ദത്തിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടുന്ന സൗമ്യഭാവം അതിന് ഉൾക്കൊള്ളുക എന്നുള്ളതേ ഉള്ളൂ. ഓ, ധ്യാനമെന്ന് പറയുന്നത് വളരെ സൗമ്യമാണ്. അത് വളരെ ശാന്തമാണ്. അത് മൗനമാണ്, നിശബ്ദമാണ്. അവിടെ ധ്യാനിക്കുന്നവന് ഒരു തരത്തിലുള്ള മൽപ്പിടുത്തവും നടത്തുന്നില്ല. മറിച്ച് അന്ധകരണം സാത്വികമായ ആ പരിണാമത്തിൽ മാത്രം നിൽക്കുന്നു. അതിനാ ജീവന്റെ ഒരു സൗമ്യമായ പ്രേരണ, ഒരു പ്രേരണ മാത്രം, അതാണ് അവിടുത്തെ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. ആ പ്രേരണ ഒരാൾക്ക് കൈവരണമെങ്കിലും അയാൾക്ക് ഈ സത്വവൃദ്ധി ഉണ്ടായിത്തീരും. അപ്പൊ ബഹിരംഗ സാധനങ്ങളിലൂടെ യമനിയമാദികളിലൂടെ അയാളുടെ മനസ്സിന് അങ്ങനെ ഒരു മാർദ്ദവും കൈവരിച്ചാലേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ ആത്മാഭിമുഖമായിട്ട് മനസ്സിന്റെ പരിണാമം സംഭവിക്കുന്നു. അങ്ങനെ പരിണാമം സംഭവിച്ചാൽ പോലും മഹാപ്രസംഖ്യാനം എന്നെല്ലാം പറയുന്ന അവസ്ഥയിലേക്ക് മനസ്സെത്തിച്ചേരണമെങ്കിൽ ദീർഘമായ അഭ്യാസം വീണ്ടും ആവശ്യമാണ് എന്നാണ് യോഗശാസ്ത്രങ്ങളിലും മറ്റും പറയുന്നത്. ബഹിരംഗ സാധനങ്ങളിൽ നിന്നും ആർജിക്കുന്ന പുണ്യം, സത്വവൃദ്ധി ഒരുവന്റെ മനസ്സിനെ അന്തർമുഖമായി ആക്കി സാത്വികമായി അതിനെ പരിണമിച്ച് ആത്മാഭിമുഖമായി അത് സഞ്ചരിച്ചാൽ പോരാ. യോഗശാസ്ത്രത്തിൽ പറയുന്നത് എന്താണ്? ഈ ധ്യാന അഭ്യാസം കൊണ്ട് മനസ്സിന്റെ ഇങ്ങനെ ഉള്ള നിരന്തരമായ ആത്മപ്രവണത കൊണ്ട് വീണ്ടും അതിൽ പുണ്യം ഉണ്ടാവണം. ധ്യാനത്തിൽ നിന്നുള്ള പുണ്യം ഉണ്ടാവണം. ധ്യാന സംസ്കാരം എന്ന് പറയും. അത് ധ്യാനം കൊണ്ടുണ്ടാകുന്ന ധ്യാനം ഒരു കർമ്മമാണ്, ഒരു യത്നമാണ്, ജീവന്റെ യത്നമാണ്. ആ യത്നവും ഫലത്തെ കൊടുക്കുന്ന എന്താണ്? ധ്യാനത്തിൽ നിന്ന് പുണ്യം ഉണ്ടാവും. ആ ധ്യാനത്തിൽ നിന്ന് പുണ്യം ഉണ്ടാകുമ്പോൾ അന്ധകരണം വിവേകഖ്യാതി എന്ന് പറയുന്ന അവസ്ഥ ദൃഢമായി ധർമ്മമേഘം എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരുമെന്നാണ് പതഞ്ജലി മഹർഷി പറയുന്നത്. ആ പുണ്യത്തിന്റെ പരമമായ വൃദ്ധി അസംപ്രജ്ഞാത എന്ന് പറയുന്ന അവസ്ഥയെ പ്രാപിക്കും. യോഗസൂത്രത്തിന്റെ 4-ാം പാദം വായിച്ചു നോക്കുക. അവിടെ പറയുന്നുണ്ട് അവസാനം അസംപ്രജ്ഞാതയെ കുറിച്ച് പറയുന്നത്. അതിനപ്പുറമാണ് കൈവല്യം, മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഈ അവസ്ഥയെ നമ്മൾ ഈ ബാഹ്യമായ യമനിയമാദികൾ കൊണ്ട് നമ്മൾ ആർജിക്കുന്ന ഈ സത്വം പോലും നമ്മളെ ധ്യാനം തുടങ്ങുന്നതിന് മാത്രമേ സഹായിക്കുന്നുള്ളൂ. ധ്യാനത്തിൽ നിന്ന് മനസ്സ് സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയെ പ്രാപിക്കണമെങ്കിൽ ധ്യാനത്തിൽ നിന്ന് തന്നെ അവൻ പുണ്യത്തെ സമ്പാദിക്കണം, ധർമ്മത്തെ പ്രാപിക്കണം. ധർമ്മമേഘം ഇതം പ്രാഹു ഇമം പ്രാഹു സമാധി യോഗ വിത്തമാഹ വർഷത്യേഷ, ഇവിടെ അമൃതധാര വർഷിക്കുന്നു എന്ന് പറയുന്നു. അതെന്താണ്? ധ്യാനത്തിൽ നിന്ന് ആർജിക്കുന്ന പുണ്യം കൊണ്ടേ അത് പറ്റത്തുള്ളൂ. യമനിയമാദികളിൽ നിന്ന് ആർജിക്കുന്ന പുണ്യം കൊണ്ട് അത് ഒന്നും നടക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവനും ധ്യാനത്തിന്റെ പരിശീലനം ആവശ്യമാണ്. ഇവിടെ അടുത്ത പടിയായിട്ട് പറയുന്ന അതാണ്, മനസ്സ് പ്രത്യേകിച്ചേതരി ഏകാഗ്രതയായ ചിന്തനം തദ്ധ്യാനം. യമനിയമാദികളുടെ അനുഷ്ഠാനം കൊണ്ട് അന്ധകരണത്തിൽ സത്വവൃദ്ധി ഉണ്ടായി. പിന്നെ ആ മനസ്സുകൊണ്ട്, അങ്ങനെയുള്ള സത്വവൃദ്ധമായ മനസ്സുകൊണ്ട് ചെയ്യുന്ന ആധ്യാത്മിക സാധനങ്ങൾ, ധ്യാനം, ജപം, പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങൾ, ഇതുകൊണ്ട് അതിൽ ഉണ്ടാകുന്ന ധർമ്മവൃദ്ധി, പുണ്യവൃദ്ധി, അതിന്റെ സഹായത്തോടുകൂടി മാത്രമേ എന്താണ് പ്രത്യേകിച്ചേത ഇതരി പ്രത്യേക ചൈതന്യത്തിൽ പ്രത്യേകിച്ചേതയിതാവിൽ മനസ്സ് ഏകാഗ്രമായ ചിന്തനം സാധ്യമാകും. അതാണ് ശരിക്കുള്ള ധ്യാനം. അപ്പോ അവിടെ മുതലുള്ള കാര്യങ്ങൾ എന്താണ്? വ്യാസഭവൻ തന്നെ പറയുന്നത് യോഗേന യോഗോ ജ്ഞാതവ്യോ. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ യോഗത്തെ മനസ്സിലാക്കണമെങ്കിൽ പിന്നെ അത് യോഗം കൊണ്ട് തന്നെ മനസ്സിലാക്കിക്കോളൂ, എന്നിട്ട് അഭ്യാസത്തിലൂടെ തന്നെ മനസ്സിലാക്കിക്കോളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയും. നമ്മൾ യോഗം കൊണ്ട് മാത്രമേ യോഗത്തെ മനസ്സിലാക്കാൻ പറ്റൂ. എത്ര പ്രസംഗിച്ചാലും എത്ര പ്രസംഗങ്ങൾ എഴുതിയാലും യോഗത്തെ ആത്യന്തികമായി യോഗം കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ മാനസികമായ അഭ്യാസം കൊണ്ട് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ, അതിന്റെ വഴികളും അതിന്റെ ഫലങ്ങളും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ശാസ്ത്രം പിന്തിരികയാണ്. ഗുരു ഉപദേശം അവിടെ അവസാനിക്കുകയാണ്. പിന്നെ മാനസികമായ അഭ്യാസത്തിന് വേണ്ടി വരികയാണ്. അപ്പൊ ധ്യാനത്തെക്കുറിച്ച് നമ്മൾ പരാതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇതുവരെ നമ്മൾ പറഞ്ഞതിന്റെ വിഷയം അതാണ്. ധ്യാനം ശരിയാകുന്നതിനൊരു പ്രധാനമായ കാരണം ഇന്ദ്രിയങ്ങൾ മനസ്സിൽ ഉപസംഹരിക്കാത്തതാണ്. അതിന് കാരണം അന്ധകരണത്തിൽ വേണ്ടത്ര സാത്വിക പരിണാമം സംഭവിക്കാത്തതാണ്, സത്വവൃദ്ധി ഉണ്ടാകാത്തതാണ്. അപ്പൊ സത്വവൃദ്ധി ഇല്ലാത്തവൻ മറ്റെന്തെല്ലാം ധ്യാനം സാധ്യമായാലും ആത്മധ്യാനം സാധ്യമല്ല. ഇവിടെ പറയുന്ന ആത്മധ്യാനത്തെ കുറിച്ചാണ്. ആത്മധ്യാനത്തിന് പലരും പറയാറുണ്ട് എന്താണോ, ഇതിനെന്തെങ്കിലും ഒരു എളുപ്പവഴി പറഞ്ഞു തന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ചിലർ പറയുന്ന അതുമല്ല, സ്വാമിക്ക് എന്തെങ്കിലും ശക്തിയുണ്ടെങ്കിൽ ആ ശക്തി ഉപയോഗിച്ചിട്ട് എന്റെ മനസ്സിന് എന്റെ ആത്മാവിനൊന്ന് ഉറപ്പിച്ചേരണം, അങ്ങനെ ചിലർ പറയുന്നുണ്ട്. ചിലർ അങ്ങനെ പറയാറുണ്ട്. ശ്രുതിപരായണന്മാരെന്ന് ഇനി അടുത്ത് പറയും. അതായത് സ്വയമായിട്ട് ഒന്നും ചെയ്യാനും ബുദ്ധിമുട്ടാനും ഒന്നും വയ്യ, എല്ലാം ഗുരു ചെയ്തു തരണം. വിചാരിച്ച് ഭക്ഷണം ഗുരു കഴിച്ചാൽ പോരാ, അത് താൻ തന്നെ കഴിക്കണം, ബാക്കി ഇതുപോലെയുള്ള കാര്യങ്ങൾ. എന്നാൽ തനിക്ക് വേണ്ടി ഭക്ഷണവും ഗുരു തന്നെ കഴിച്ചോട്ടെ എന്നൊന്നും ഒരിക്കലും വിചാരിക്കത്തില്ല. അതൊക്കെ താൻ തന്നെ ചെയ്യണം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗുരു ചെയ്തു തരണം, ഗുരുവിനെ ഏൽപ്പിക്കും. ഇതാണ് ഭക്തി എന്ന് കരുതുന്നവരുമുണ്ട്. ഉത്തമമായ ഭക്തി എന്ന് പറയുന്നത് ഇതാണ്, എല്ലാം ഗുരു ചെയ്തു തരും എന്ന് പറഞ്ഞിരിക്കുക. ചിലപ്പോൾ ഗുരു ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയും, നീ പേടിക്കണ്ട, ഞാനെല്ലാം നോക്കിക്കോളാം എന്ന് പറയും. കാരണം ഇവന്റെ മനസ്സിന് ഏതെങ്കിലും തരത്തിലൊരു സമാധാനം വരട്ടെ എന്ന് പറയുന്നതാണ്. ഒരു സമാധാനം ഇല്ലാത്തതിന് ആദ്യം ഒരു സമാധാനം കൊടുക്കണമല്ലോ, ഒരു ആശ്വാസം. ആ ഒരു ആശ്വാസ വാക്ക് ഗുരുവിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് ആകട്ടെ. അപ്പൊ അതുകൊണ്ട് ചെറുത് പറയുന്ന എന്താണ്, ഇതെല്ലാം ഗുരു ചെയ്തോളണം. അപ്പൊ ഗുരു ഇതെല്ലാം മാറ്റി അവസാനം ശരിയാക്കി തരും എന്ന് പറയുമ്പോൾ അവിടെ തന്റെ ഭാഗത്ത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ താൻ വിട്ടുകളയുകയാണ്. തന്റെ ഭാഗത്ത് തനിക്കൊന്നും ചെയ്യാനില്ല, ഒരു വലിയ അലസതയാണ്. കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറഞ്ഞാൽ അത് ഒരു തരത്തിലുള്ളൊരു ആത്മവഞ്ചനയാണ്. തന്റെ ആലസ്യം ഇതെല്ലാം ഒളിച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ തന്നെ മനസ്സ് തന്നെ വഞ്ചിക്കുന്നതാണ്. ഗുരുവിന് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട്, അത് ഗുരു ചെയ്യും. പക്ഷെ താൻ ചെയ്യേണ്ട ഭാഗങ്ങൾ അത് താൻ ചെയ്തു തന്നെ തീർന്നു. അത് ഗുരുവിന്റെ മേളിൽ വച്ചിട്ട് സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ വേറൊന്നുകൂടെ ചെയ്യും. ഇങ്ങനെ കുറച്ചു ദിവസം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം ഗുരുവിനെ തള്ളിപ്പറഞ്ഞിട്ട് സ്ഥലം വിടും. ഈ ഗുരു വിചാരിച്ചിട്ട് ഒരു കാര്യവും നടന്നില്ല ഇത്രയും കാലമായിട്ട്. എത്ര കാലമായിട്ട് ഞാൻ ഗുരു എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ്. 10-15 കൊല്ലമായി ഇതുവരെ ഗുരു ഒന്നും ചെയ്തില്ല, ഇനി വേറെ ഗുരുവിനെ ഒന്ന് നോക്കിപ്പോകാൻ. അതിൽ നിന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണോ, ഇവനൊന്നും ചെയ്യുന്നില്ല, എല്ലാം ഗുരു ചെയ്യുമെന്ന് ഇവിടെ പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഗുരു എന്ന് പറയുന്നത് മാർഗദർശകനാണ്, ചെയ്യുന്നതിനുള്ള വഴികൾ പറഞ്ഞു തരുന്ന ആളാണ് ഗുരു. തനിക്ക് വേണ്ടി ചെയ്യാൻ ഗുരുവിന് പലതും ഉണ്ടായിരിക്കും, പക്ഷെ താൻ ചെയ്യേണ്ട കാര്യങ്ങൾ താൻ തന്നെ ചെയ്തേ തീരും. ഈശ്വരൻ പോലും ചെയ്യുന്നില്ല. ഈശ്വരൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പിന്നെ എല്ലാവർക്കും മുക്തി, എല്ലാവരും മുക്തരായി പോയെന്ന്. കാരണം എന്ത് ചെയ്യുന്നു, ഈശ്വരൻ തന്നെ വിചാരിക്കുന്നു, ഈശ്വരൻ പരമകാരുണികനാണ്. അഹൈതുക ദയാസന്ധുവാണ്. ഒരു പ്രത്യേകിച്ച് ഒരു നിമിത്തമില്ലാതെ എല്ലാവരും ദയവുള്ളവനാണ്. ഇപ്പം ഈശ്വരൻ സങ്കല്പിക്കുകയാണ്, എല്ലാവരും മുക്തരാകട്ടെ, പിന്നെ സർവരും മുക്തരായി. പിന്നെ ഗുരു വേണ്ട, അവതാരങ്ങൾ വേണ്ട, ശാസ്ത്രം വേണ്ട, സാധനങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെയൊന്നും സംഭവിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. കണ്ടില്ലെങ്കിലും അവനവന്റെ അനർസതയും ഇതുമൊക്കെ കൊണ്ടെന്ത് ചെയ്യുന്നു, എല്ലാം ഗുരു ചെയ്യും. ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജപിക്കാറുണ്ടോ? പിന്നെ ഞാൻ ജപിക്കാറില്ല. പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. ധ്യാനിക്കാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അതെല്ലാം ഗുരു നോക്കിക്കോളും. ഞാനെല്ലാം ഗുരുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു, എന്റെ ഭാരം മുഴുവൻ ഗുരു ഇതെല്ലാം നോക്കിക്കോളും. ഗുരു എനിക്ക് വേണ്ടി ജപിക്കും, ഗുരു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. ഭക്ഷണം കഴിക്കാറുണ്ടോ? അതുണ്ട്. അതൊന്നും ഗുരുവിനെ ഏൽപ്പിക്കാത്തതെന്താ വിശക്കും? ഗുരുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അപ്പം നമ്മുടെ ദൗർബല്യങ്ങൾ അതൊക്കെ നമ്മൾ പൂർണ്ണമായും സംരക്ഷിക്കുന്നുണ്ട്, അതൊന്നും ഗുരുവിനെ ഏൽപ്പിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ, കടമകൾ, കർത്തവ്യങ്ങൾ അതെല്ലാം ഗുരുവിനെ ഏൽപ്പിക്കുന്നു. അത് ഗുരു ചെയ്തു തരുമെന്ന് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ഗുരു ചെയ്തു തരുമെന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുക. ഇപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ നടക്കാതെ വരുമ്പോഴത്തേക്ക് പുറത്തിറങ്ങി ഗുരുവിനെ കുറ്റം പറയുക, ഗുരു ഗുരുത്വമില്ലാത്തവനാണെന്ന് പറയുക. അത് വേറൊരു തരക്കാരാണ്. അതൊന്നും ഇവിടെ ശാസ്ത്രസമ്മതമായിട്ടുള്ള കാര്യങ്ങളല്ല. അവനവൻ തന്നെ മോചിക്കണം. ബന്ധനം എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ മോചനം സംഭവിക്കണം. അത് അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഒത്തിരിയുണ്ട്, അത് അവനവൻ തന്നെ ചെയ്യണം. എന്നുവെച്ചാൽ ഗുരു നിസ്സഹായനെന്നുള്ളതല്ല പറയും, ഗുരുവിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് അതെന്താണെന്ന് വെച്ചിട്ട് ചോദിക്കും. അപ്പൊ ഗുരു എന്താ ചെയ്തു വരുന്നത്? അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതോ നമ്മൾ ആശിക്കുന്നതോ ആയിരിക്കത്തില്ല, ഗുരുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം ഗുരുവൻ പ്രവർത്തിക്കുന്നു, ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിക്കുന്നു, പക്ഷെ അവന് പുരോഗതി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഉദ്ദേശ ഫലം കിട്ടുന്നില്ല. അപ്പൊ അവന് ഒരു ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിന് അവന് അറിയാവുന്ന മാർഗത്തിലൂടെയൊക്കെ അവൻ നടക്കുന്നു, പക്ഷെ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നില്ല. അപ്പൊ തന്റെ പരിശ്രമത്തിനും തന്റെ അറിവിനും അപ്പുറമുള്ള ചില കാര്യങ്ങളുണ്ട്, സൂക്ഷ്മമായതെന്നോ അല്ലെങ്കിൽ അതീന്ദ്രിയമായതെന്നോ ഉള്ള കാര്യങ്ങൾ. അതൊരു ജീവന്റെ പരിശ്രമത്തിന് സാധ്യമായ കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് തന്റെ പരിശ്രമത്തിൽ തനിക്ക് അഭിമാനം പാടില്ല എന്ന് പറയുന്നത്. കാരണം തന്റെ അഭിമാനം തന്റെ പരിശ്രമം പരാജയപ്പെട്ടു പോകുന്ന ഏതോ മേഖലകളുണ്ട്. അത്തരം മേഖലകൾ അറിയുകയും അത്തരം മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നവനുമാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ അവിടെയാണ്, തന്റെ പരിശ്രമത്തിലുണ്ട്. തനിക്ക് അജ്ഞാതമായിരിക്കുന്ന തലങ്ങളിൽ ഗുരു പ്രവർത്തിച്ചെന്ന് വരും, അത് തനിക്കൊരിക്കലും അറിയാൻ കഴിഞ്ഞൊന്നും വരത്തില്ല. അതിന് താൻ അറിയാതെ തന്നെ തന്നിൽ പരിവർത്തനങ്ങൾ സംഭവിക്കുക, പലർക്കും അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. തന്റെ പരിശ്രമം കൊണ്ടല്ലാതെ തന്നിൽ ഫലങ്ങളുണ്ടാകുന്നതും പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ അവിടെയൊക്കെ സംഭവിക്കുന്ന എന്താണ്? അത് ഗുരുവിന്റെ പ്രവർത്തനമാണ്. താൻ ചെയ്യേണ്ടടുത്ത് പ്രവർത്തിക്കാൻ ഒരു ഗുരുവിന്റെ ആവശ്യമില്ല, അത് താൻ തന്നെ മതി. തനിക്ക് അജ്ഞാതമായിരിക്കുന്ന തലങ്ങളിലാണ് ഗുരു പ്രവർത്തിക്കുന്നത്. വെച്ചാൽ ഗുരുവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സൂക്ഷ്മമാണ്. അങ്ങനെ ഒരു പ്രവർത്തനത്തെ നിഷേധിക്കുകയല്ല പരിശ്രമം കൊണ്ടൊരുവൻ സാധിക്കുന്നത്. അപ്പോൾ അത് തന്റെ പരിശ്രമമാണ്, തന്റെ പരിശ്രമത്തിന് പകരം വയ്ക്കാനുള്ളതല്ല. തന്റെ പരിശ്രമം നടന്നുകൊണ്ടിരിക്കെ തനിക്ക് അപ്രാപ്യമായ തനിക്ക് അജ്ഞേയമായ തലങ്ങളിൽ ഗുരു പ്രവർത്തിക്കും. അതാണ് ഗുരുവിന്റെ വൈഭവം എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ അംഗീകരിക്കണം. അത് അംഗീകരിക്കുന്നിടത്തോളം അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ പിന്നെ ഗുരുവിന്റെ ആവശ്യമില്ല. ഗുരുവിന്റെ ആവശ്യമില്ല. ഒരു കാട്ടാളനെ ഇഷ്യാക്കിയത് അത് കാട്ടാളന്റെ പരിശ്രമം കൊണ്ട് മാത്രമല്ല, പക്ഷെ അവിടെ ഗുരുവിന്റെ പരിശ്രമവും ഉണ്ടായിരുന്നു. പക്ഷേ കാട്ടാളന്റെ പരിശ്രമവും നമ്മളവിടെ കാണുന്നുണ്ട്. കാട്ടാളനോട് പരിശ്രമിച്ചു, പക്ഷെ ഗുരുവിന്റെ പരിശ്രമം എന്താണെന്നുള്ളത് കാട്ടാളന് മനസ്സിലായില്ല. പക്ഷെ കാട്ടാളനോടെ പരിശ്രമിക്കുന്നതായിട്ടാണ് നമ്മളും കാണുന്നത്. പക്ഷെ ആ പരിശ്രമം കൊണ്ട് മാത്രം അയാൾക്ക് ഋഷിയാകാൻ പറ്റത്തില്ല. അവിടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും അയാൾക്ക് അദൃശ്യമായ രീതിയിൽ അയാളിൽ അനുഗ്രഹമായി വർഷിച്ചു. അതുകൊണ്ടാണ് അയാൾക്ക് ഋഷിത്വത്തെ പ്രാപിക്കാൻ കഴിഞ്ഞത്. അതുപോലെ ഇവിടെയും സംഭവിക്കും. അപ്പൊ ധ്യാനത്തിന് ഗുരുവിന്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. അപ്പോൾ ചിലത് ചോദിക്കും, ഞാൻ പരിശ്രമിക്കുന്നു, പക്ഷേ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പുരോഗതി ഉണ്ടാകുന്നില്ല? എന്തൊക്കെ വിഘ്നങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്, എനിക്ക് മുന്നേറാൻ കഴിയുന്നില്ലല്ലോ. തീർച്ചയായും അവിടെ ഗുരുവിന്റെ അനുഗ്രഹത്തിന് പാത്രമാകത്തക്ക രീതിയിലുള്ള പരിശ്രമം തന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. താൻ വിട്ടുകളയേണ്ടതായ ഒരുപാട് തന്റെ ദൗർബല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് താൻ പരിശ്രമിക്കുന്നത്. ചിന്തിച്ചാൽ മനസ്സിലാകും. തനിക്ക് തന്നെ അറിയാം ഒരാൾക്ക് എന്താണ് എന്നിൽ ഇന്ന ഇന്ന ദൗർബല്യങ്ങളുണ്ടെന്നറിയാം. ആ ദൗർബല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് അയാൾ ധ്യാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും സാധന മാർഗങ്ങൾ ഏർപ്പെടുന്നത്. താൻ തന്നെ വിടേണ്ടതാണത്. താൻ അതിനെ വിടാതെ ഗുരുവിന്റെ ഗുരുവിൽ നിന്ന് അത്ഭുതത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അഭ്യാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. എന്തുകൊണ്ട്? അവൻ അതിന് പാത്രമാകുന്നു. അതുകൊണ്ടാണ് സത്പാത്രം. ഗുരുക്കന്മാര് സത്പാത്രത്തിലെ അത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ചൊരിയൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വിളിച്ചാൽ ചോദിക്കുമ്പോൾ അങ്ങനെയുണ്ടോ, ഗുരുക്കന്മാർക്ക് അങ്ങനെയുണ്ടോ, നല്ലതൊന്നും ചീത്തയെന്നുണ്ട്. ഭഗവാൻ തന്നെ പറയുന്നതുകൊണ്ടാണ് നമേ ദേശവസ്തുന പ്രിയ, എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടനും ഇഷ്ടവും അനിഷ്ടവുമൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അപ്പൊ പിന്നെ ഗുരുവിന് അങ്ങനെ സത്പാത്രമൊന്നും മോശപ്പെട്ടവനും നോക്കി ഉണ്ടോ? ഗുരു എല്ലാവരും ഒരുപോലെ സഹായിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കും. അത് ശരിയാണ്. എങ്ങനെ? ബാഹ്യമായ സ്ഥൂലമായ ദൃഷ്ടിയിൽ ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുഷ്ടനെന്നും ശിഷ്ടനെന്നും ഒന്നുമില്ല. അത് സൂര്യ തേജസ് പോലെ തന്നെയാണ്. ആ പ്രകാശം എന്ന് പറയുന്നത് ശിഷ്ടനും ദുഷ്ടനുമൊക്കെ ഒരുപോലെ തന്നെ. ആ പ്രകാശം സത്പ്രവർത്തിക്കും ദുഷ്പ്രവർത്തിക്കും ആ പ്രകാശം എന്താണ് ഒരുപോലെ തന്നെ സഹായിക്കുന്നു. ഗുരുക്കന്മാരുടെ അനുഗ്രഹം അതുപോലെ തന്നെയാണ്. ബാഹ്യമായി സ്ഥൂലമായി ഒരുപോലെ തന്നെ നിൽക്കുന്നു. കാരണം എല്ലാവർക്കും ഒരാശ്വാസം കൊടുക്കുന്നു. സർവലോക അനുഗ്രഹ പ്രദന്മാരെന്ന് പറയും ഗുരുക്കന്മാരെ കുറിച്ച്. അത് ശരിയല്ല. ഈശ്വരനും അതിൽ ചെയ്യും. ഈശ്വരന് പക്ഷഭേദമുണ്ടോ? എന്നാലിവിടെ ദുഷ്ടനും ശിഷ്ടനും ഒക്കെ നിലനിൽക്കുന്നില്ല. പക്ഷേ ഗുരു സത്പാത്രത്തെ നോക്കുന്ന എവിടെയാണോ, അവന്റെ അന്തരംഗത്തെ പരിശോധിക്കും. അവന്റെ ബഹിരംഗമായ കാര്യങ്ങളിലല്ല. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നു, ദുഃഖം വരുന്നവനെ ആശ്വസിപ്പിക്കുന്നു, ഇതൊക്കെ ബാഹ്യമായ ബഹിരംഗമായ കാര്യങ്ങളാണ്. ഇവിടെയെങ്കിലും ഒരു പക്ഷപാതവുമില്ല. പക്ഷെ അവന്റെ അന്തരംഗമായ കാര്യങ്ങളെ പരിശോധിക്കുമ്പോൾ സത്പാത്രങ്ങളിൽ മാത്രം പ്രവർത്തിക്കാമെന്നുള്ള കാര്യങ്ങളുണ്ട്. അവിടെ അതേ പ്രവർത്തിക്കാൻ പറ്റും. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? അതിനാണ് ഈശ്വരീയമായ നിയമം എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് അജ്ഞേയമായിരിക്കുന്ന ഈശ്വരീയമായ നിയമങ്ങൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അവിടെ ഗുരുക്കന്മാർ പ്രവർത്തിക്കുന്നത് സത്പാത്രത്തിലേ പ്രവർത്തിക്കത്തുള്ളൂ. മറ്റിടത്ത് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി തന്റെ യത്നം അത് ആവശ്യമാണ്. അപ്പൊ ഞാൻ എവിടെ നിന്നാണ് പറഞ്ഞു വന്നതെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്റെ കൂടെ വന്ന ആർക്കെങ്കിലും ഉറങ്ങിയെടുത്തല്ലേ ചോദിക്കുന്നു. ഇച്ഛാശക്തി അവിടെ നിന്നാണ് നമ്മളിവിടെ എത്തിയത്. അത് വിട്ടിട്ടല്ല. ആ ഇച്ഛാശക്തി ആ ഇച്ഛാശക്തിയെ ഒരിക്കലും ഗുരുവിന്റെ പേരിൽ മാറ്റിവെക്കരുത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. അസാത്വികമായ മൃദുവായ നമ്മുടെ ഇച്ഛാശക്തി അത് ഉപയോഗിക്കണം. രാജസമായ ഇച്ഛാശക്തി ഇവിടെ പ്രയോജനമില്ല. ധ്യാനത്തിന് അതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല. സാത്വികമായ ഇച്ഛാശക്തിയെ സത്വവൃദ്ധി കൊണ്ട് സമ്പാദിച്ച് ആ സാത്വികമായ ഇച്ഛാശക്തിയിലൂടെ ധ്യാനാഭ്യാസത്തിൽ ഒരാൾ തുടരണം. അങ്ങനെ തുടരുമ്പോഴാണ് ഈ രണ്ടാമത് പറഞ്ഞെന്താണ് പ്രത്യേകിച്ച് ഇതരി ഏകാഗ്രതയ. ആ പ്രത്യേകാത്മാവിൽ മനസ്സ് ഏകാഗ്രമായി നിലനിൽക്കുന്ന ധ്യാനം വരുന്നു. ഇങ്ങനെയുള്ളൊരു അഭ്യാസത്തിലൂടെയും ആത്മദർശനം ഉണ്ടാകും എന്നർത്ഥം. ഇങ്ങനെയുള്ള ഒരു അഭ്യാസം ത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ ഒരാളിന് ഇവിടെ പറയുന്ന ശ്രവണ മനനം തുടങ്ങി, ശ്രവണവും മനനവും ഇവിടെ പറയുന്നത് നിധ്യാസനത്തിന്റെ കാര്യമാണ്. ഈ ശ്രവണവും മനനവും ആവശ്യമുണ്ടോ ചിലർ ചോദിക്കും. ശ്രവണവും മനനവും ആവശ്യമില്ല എന്ന് മാത്രമല്ല, അയാൾ ആരെയും ശ്രവിപ്പിക്കേണ്ട ആവശ്യമില്ല. സ്വയം ശ്രവിക്കേണ്ട ശ്രവിപ്പിക്കുകയും വേണം. സ്വയം പഠിക്കേണ്ട പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഇവിടെ സാഖ്യം, യോഗം, കർമ്മയോഗം, ധ്യാനം, ഇങ്ങനെ പല സാധനങ്ങളെ കുറിച്ച് പറയുന്നു. ഇതിനെക്കുറിച്ച് ആചാര്യന്മാർക്കിടയിൽ ഇതിനെ സംബന്ധിച്ചൊരു ചർച്ചയുണ്ട്. ഇതെല്ലാം സമുച്ഛയിച്ചിട്ടാണോ അതോ ഇത് പ്രത്യേകമായിട്ടാണോ? ഒരു സാധന എന്നുള്ളതിലേക്ക് ഇതേതെങ്കിലും ഒന്ന് സ്വീകരിക്കാൻ പറയുന്നു, അതോ ഇതെല്ലാം കൂടി ചേർന്ന് സ്വീകരിക്കാൻ പറയുന്നു? രണ്ടുമാകാമെന്നാണ് മൊത്തം അഭിപ്രായങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. എന്നുവെച്ചാൽ ഇത് ഒന്നിനെ തന്നെ ഒരാൾക്ക് മുഖ്യമായിട്ട് എടുത്തുകൊണ്ട് പോകാൻ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ സത്വവൃദ്ധിയുള്ള ഒരുവന് തന്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് തന്റെ മനസ്സിന്റെ ആ സാത്വിക പരിണാമം സാധ്യമാണെങ്കിൽ അയാൾക്ക് ഈ ഒരൊറ്റ അഭ്യാസത്തിൽ തന്നെ നിൽക്കാം. അയാൾക്ക് മറ്റ് ശ്രവണ മനനങ്ങളൊന്നും വേണ്ട, ജപത പ്രാർത്ഥനകളൊന്നും വേണ്ട, വേറെ ഒന്നും വേണ്ട. അതിനവൻ പാത്രമാണെങ്കിൽ, അതിന് അവന്റെ അന്തരംഗം അതിന് യുക്തമാണെങ്കിൽ അത് മാത്രം മതി. അല്ലെങ്കിൽ ഇവിടെ പറയുന്ന എന്താണ്, സാഖ്യമോ യോഗമോ കർമ്മയോഗമോ ഇതിലേതെങ്കിലും ഒന്ന് സ്വീകരിക്കും. ഇതിലൊന്നിലായിട്ട് നിൽക്കാൻ ഒരുവിന്റെ മനസ്സ് തയ്യാറാകുന്നില്ല എങ്കിൽ ഇതെല്ലാം കൂടിച്ചേർത്തുമാകും. ഇതിലെ ഓരോ അംശങ്ങളും എത്രമാത്രം ഒരാളിൽ നിൽക്കുമോ, അപ്പോൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല. കൂടുതൽ സമയം ധ്യാനിക്കുകയും കുറച്ച് സമയം യോഗവും മറ്റു തരത്തിലുള്ള, അല്ലെങ്കിൽ കുറച്ച് സമയം കർമ്മയോഗം, അങ്ങനെയാണോ? ഇവിടെ ധ്യാനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലമായ ആത്മധ്യാനത്തെയാണ്. അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ഓരോരുത്തരുടെ യോഗ്യത അനുസരിച്ച് ഇതിലെല്ലാം സമന്വയിപ്പിച്ചു ഒരാൾക്കാകാം. എന്തായാലും ഇതിലേതെങ്കിലും ഒന്ന് കൂടിയേ തീരൂ, ഏതെങ്കിലും ഒന്നിന് പ്രാധാന്യം ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതിൻ്റെയെങ്കിലും കുറേ അംശങ്ങളിലും ഒരു സാധകന് കൂടിയേ തീരൂ. അതിലൂടെ മാത്രമേ ആത്മദർശനം സാധ്യമാകൂ. തേജ് ആത്മാനം ആത്മന, തന്നാൽ തന്നെ തന്നെ അറിയുന്നു എന്നാണ്. തന്നാൽ തന്നെ തന്നെ അറിയുന്നു എന്ന് വെച്ചാൽ തന്നെ അറിയുന്നതിന് സഹായിക്കുന്ന എന്തെല്ലാം തന്നിലുണ്ടോ, തന്റെ കർണങ്ങൾ, അതെല്ലാം ഉപയോഗിച്ചിട്ട് തന്റെ ബാഹ്യ ആന്തരിക കർണങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് എന്ന് പറയുമ്പോൾ ഒരു ജീവൻ തന്റെ ബാഹ്യകർണങ്ങൾ വിഷയസേവനത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്. അതേ കർണങ്ങളെ തന്നെ എന്ത് ചെയ്യുന്നു ഇവിടെ, ആത്മാധ്യായി ആത്മാവിനെ ധ്യാനിക്കുന്നവൻ അതേ കർണങ്ങളെ തന്നെ മനസ്സിനോട് ഏകീഭവിപ്പിച്ച് ആത്മാധ്യാനത്തിന് ഉപയോഗിക്കുന്നു. അങ്ങനെ തന്റെ ബാഹ്യ ആഭ്യന്തരകർണങ്ങളെല്ലാം ഉപയോഗിച്ചവൻ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു തന്ന ഒരു കാര്യം എന്താണ്, മനസ്സ് ധ്യാനത്തിലേക്ക് ചെല്ലുമ്പോൾ മനോരഥത്തിലേക്ക് പോകുന്നു, വീണ്ടും തന്നെ തിരിച്ചുകൊണ്ടുവരുന്നുള്ള പരിശ്രമം നടത്തുമ്പോൾ മനസ്സ് തളരുന്നു, സുഷുപ്തിയിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിശ്രമം, മാനസികമായ അഭ്യാസം നടത്തി ഒരിക്കലും മനസ്സിൽ നേരത്തെ പറഞ്ഞതായിട്ടുള്ള, കാരണം മനസ്സിൽ നേരത്തെ പറഞ്ഞല്ലോ ധർമ്മമേഘം, ധ്യാനം കൊണ്ടുള്ള പുണ്യവൃത്തി ഉണ്ടാവണമെങ്കിൽ മനസ്സ് സാത്വികമായി പരിണമിച്ച് ധ്യാനത്തിലേക്ക് കടന്നാലേ ഉണ്ടാവും. ധ്യാനത്തിന്റെ പേരിൽ നമ്മൾ മാനസികമായി നടത്തുന്ന മൽപ്പിടുത്തം കൊണ്ട് മനസ്സിൽ ഒരു തരത്തിലുള്ള പുണ്യം ഉണ്ടാകത്തില്ല. ശരീരനാശം വരെ ആ മൽപ്പിടുത്തം തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആത്മധ്യാനത്തിൽ അവനൊരു പുരോഗതി ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആത്മധ്യാനത്തിൽ പോയി ഉറങ്ങുന്നതിനും നല്ലത് അവന്റെ അന്ധകരണത്തിന് സാത്വിക ഭാവത്തെ കൊടുക്കുന്ന മറ്റ് പ്രവൃത്തിയിൽ ഏർപ്പെടണമെന്ന് പറയുന്നത്. അവിടെയാണ് ഈ കർമ്മയോഗത്തിന്റെയും മറ്റും ആവശ്യം വരുന്നത്. മറ്റു തരത്തിലുള്ള ഉപാസനകളുടെയും ജപത്തിന്റെയും പ്രാർത്ഥനയുടെയൊക്കെ ആവശ്യം വരുന്നത് ആ ഒരു സന്ദർഭത്തിലാണ്. അങ്ങനെ ഒരാൾ വ്യർത്ഥമായി ധ്യാനിച്ച് അവരുടെ ജീവിതം അതിനുവേണ്ടി കളയുന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല. അയാളുടെ അന്ധകരണത്തിൽ സാത്വിക ഭാവം ഇല്ലാതെ അയാൾക്ക് ഈ മനോരഥങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. അയാളെ ധ്യാനം മതിയാക്കിയിട്ട് മറ്റു പണികളിൽ ഏർപ്പെടുക. അത് അതിൽ ധർമ്മവും സത്യവും നീതിയും ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടവന് സത്യാഭിവൃദ്ധി ഉണ്ടാവും. ആ സത്വാധിക്യം കൊണ്ട് അവന് പിന്നീട് ധ്യാനിക്കുന്നതിന് ഉള്ള പ്രാപ്തി ഉണ്ടാവും. അതുകൊണ്ട് ധ്യാനത്തിന് പ്രാപ്തനായ ഒരുവൻ ഒരിക്കലും ധ്യാനത്തെക്കുറിച്ചുള്ള പരാതി ഉണ്ടാകത്തില്ല, ധ്യാനത്തെക്കുറിച്ചാണ് പരാതിപ്പെടത്തില്ല. ധ്യാനത്തെക്കുറിച്ച് ഒരാൾ പരാതിപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമാണ് ധ്യാനത്തിന് പ്രാപ്തനല്ല എന്നാണ്. ഇത് പൗരാവകാശമല്ലേ, ഇതിനെങ്ങനെയൊക്കെ നിഷേധിക്കാമെന്നൊന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് കുറച്ചു പേരുടെ അവകാശങ്ങളെ നിഷേധിച്ചു കളയുന്നുവെന്നൊന്നും പറയരുത്. ഇതിനെ ജനകീയമായി ചിന്തിച്ചു കളയരുത്. ഈ വിഷയം ആധ്യാത്മികമാണ്, ഇവിടെ പറയുന്ന ആത്മധ്യാനത്തെക്കുറിച്ചാണ്. ഇതിന് യാതൊരു മാറ്റവുമില്ല. ഇത് നമ്മുടെ ആചാര്യന്മാർ അവരുടെ അനുഭവത്തിൽ നിന്ന് നിർണയിച്ച കാര്യങ്ങളാണ്. യമനിയമാദികൾ കൂടാതെ ഒരുവന് ധ്യാനിക്കാൻ സാധ്യമല്ലാതെ പറഞ്ഞു വരുന്നു. ആത്മധ്യാനം സാധ്യമല്ല എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നു. കാരണം പലരും ഉടനെ അവകാശവാദം വേണ്ടി ചടി എഴുന്നേൽക്കും, ഞാനും ധ്യാനിക്കുന്നുണ്ടല്ലോ, എന്താണ് യമ നിയമം അതൊന്നും ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മുമ്പിൽ എനിക്ക് തോറ്റു കൊടുക്കാനേ നിവർത്തിയുള്ളൂ. അത്തരക്കാരും ഉദ്ദേശിച്ചല്ല പറയുന്നു. അല്ലെങ്കിൽ ചെന്ന് പറയും, ഞാൻ എത്ര പേരെ ധ്യാനം പഠിപ്പിച്ചിരിക്കുന്നു, യമനിയമങ്ങളൊന്നും അവിടെ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഞാൻ പരാജയം സമ്മതിക്കുന്നു. അതൊന്നും ഉദ്ദേശിച്ചല്ല പറയുന്നു. ഇവിടെ ആത്മധ്യാനമാണ്. പിന്നീടാരും പകരം ചോദിക്കാൻ വരരുത്. ആത്മധ്യാനത്തെ സംബന്ധിച്ചിടത്തോളം യമനിയമാദികളോടുകൂടി മാത്രമേ അത് സാധ്യമാകൂ. അതിന് എത്ര മോഡേണായിട്ടുള്ള ആചാര്യം പറഞ്ഞാലും ശരി, വേറെ ഉപായം ഇല്ല. അതിൻ്റെ അനുഷ്ഠാനങ്ങളിൽ ഒക്കെ മാറ്റം വരാം, പക്ഷെ അതിൻ്റെ മൂല്യത്തിലൊരിക്കലും മാറ്റം വരത്തില്ല. അതിന് ധ്യാനം എന്ന് പറയുന്നൊരു കീറാമുട്ടി ആയതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇവിടെ ഇത്രയും വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തത്. ഇതുകൊണ്ട് ഇത് പൂർണ്ണമാണെന്നൊന്നും പറയുന്നില്ല. ബാക്കി ഭാഗങ്ങൾ അവരവർ തന്നെ ചിന്തിച്ചു പോകുക. എനിക്കറിയാവുന്നുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ. അതിന് വരുന്ന പോരായ്മകളെല്ലാം അവരവരുടെ അറിവുകൊണ്ട് പരിഹരിച്ചോണം, അതിനും തടസ്സമൊന്നുമില്ല. ധ്യാനേ നാത്മനി പശ്യന്തി കേചിദാത്മാനം ആത്മനാ അന്യേ സംഖേന യോഗേന കർമ്മയോഗേന ചാപരേ അന്യേ തേവമജാനന്ദ ശ്രുത്വാന്യേഭ്യവുപാസതേ തേപി ചാതിതരന്തേവ മർത്യം ശ്രുതിപരായണാഃ യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗാത് തദ്വേദ്ധി ഭരതർഷഭ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യ സ്വവിനശ്യന്തം യപ്പശ്യതി സ പശ്യതി സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതം ഈശ്വരം നഹി നസ്യാത്മനാത്മാനം തതോ യാതി പരം ഗതിം പ്രകൃതൈവ ച കർമ്മാണി ക്രിയമാണാനി സർവശ യപ്പശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി യദാ ഭൂത പൃഥക് ഭാവം ഏകസ്തം അനുപശ്യതി.